ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 16 അധ്യായം 7 ശ്ലോകം. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാഃ ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യതി. ആധ്യായ പരിസമാപ്തേ രാസരി സമ്പത് പ്രാണിവിശേഷണത്വേന പ്രദർശിതേ പ്രത്യക്ഷീകരണേന ശക്യതേ അസ്യാഹ പരിവർജനം കർത്തമിതി. ഭാഷ്യകാരൻ പറഞ്ഞു, ഇവിടെ ഇനി ചർച്ച ചെയ്യുന്നത് ആസുരി സമ്പത്തിനെ കുറിച്ചാണ്. പ്രാണികളുടെ സ്വഭാവമാണത്, അത് വ്യക്തമാക്കി അതിനെ ഇല്ലാതാക്കണം. അതിനുവേണ്ടിയാണ് ആ വിഷയത്തെ ഭഗവാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രവൃത്തിം ച പ്രവർത്തനം യസ്മിൻ പുരുഷാർത്ഥ സാധനെ കർത്തവ്യേ പ്രവൃത്തി താം നിവൃത്തിം ച തദ്വിപരീതം യസ്മാദനർത്ഥ ഹേതുഃ നിവർത്തിതവ്യം സ നിവൃത്തി താം ച ജനാഃ ആസുരാഃ ന വിദുഃ ന ജാനന്തി. പ്രവൃത്തിഹിം ച പ്രവർത്തനം, ഇവിടെ പ്രവൃത്തി എന്ന് പറയുന്നു, വ്യാഖ്യാനിക പ്രവർത്തനം എന്ന് പറയുന്നു. മലയാളത്തിന്റെയും സംസ്കൃതത്തിന്റെയും ഉച്ചാരണത്തിലുള്ള വ്യത്യാസം. മലയാളത്തിൽ നമ്മൾ സാധാരണ പറയുമ്പം പ്രവൃത്തി എന്ന് പറയും, ശരിക്കെഴുതുന്നത് പ്രവൃത്തി എന്നാണ്. പക്ഷെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ പ്രവൃത്തി എന്ന് പറയും, നിവൃത്തി എന്ന് പറയും, നിവൃത്തി എന്നും പറയും. സംസ്കൃത ഭാഷയിൽ എഴുത്തിലും ഉച്ചാരണത്തിലും വ്യത്യാസമുണ്ട്. നമ്മൾ വായിക്കുമ്പോഴും പ്രവൃത്തി പ്രവൃത്തി എന്ന് വായിക്കും, പക്ഷെ പ്രവൃത്തിയാണ്. വകാരത്തിനോട് ഋകാരം ചേർത്തിട്ടാണ്, സ്വരം ചേർത്ത് പ്രവൃത്തി വൃ എന്നാണ്. പക്ഷെ മലയാളത്തിൽ നമ്മൾ അറിയാതെ ഉച്ചരിക്കുന്നത് വകാരത്തിനോട് ശേഷം രേഫം ചേർത്തിട്ട് പ്രവർത്തി എന്നാണ്, പ്രവർത്തി. മലയാളത്തിൽ അങ്ങനെ ഉച്ചരിച്ച് ശീലിച്ചു പോയി. സംസ്കൃതത്തിൽ അതിന് അപശബ്ദം എന്ന് പറയും, അങ്ങനെ ഉച്ചരിച്ചു കഴിഞ്ഞു. സാധാരണ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാതെ ഉച്ചരിക്കാറുണ്ട്. പറയുമ്പോഴും ഇതുപോലെ ഈ ഋ രേഫം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാതെ മലയാളത്തിൽ ഒരുപാട് വാക്കുകൾ അങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ ഇനി മാറ്റിയെടുക്കാനും പ്രയാസമാണ്, മലയാളത്തിലത് മാറ്റാൻ പ്രയാസമാണ്. മലയാള സംഭാഷണത്തിൽ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ സംസ്കൃതം വായിക്കുമ്പോൾ പ്രവൃത്തി എന്ന് തന്നെ പറയണം, പറയാൻ തന്നെ പ്രയാസമാണ്. സൃഷ്ടി സൃസ്ര സൃഷ്ടാവ് സൃഷ്ടി, അതുപോലെ പ്രവൃത്തി പ്രവർത്തനം, ഈ വ്യത്യാസം അവിടെ ഭാഷയത്തിൽ എഴുതിയിരിക്കുന്ന നോക്കിയാൽ മനസ്സിലാവും. സംസ്കൃതം വായിക്കുമ്പോഴെങ്കിലും നമ്മളത് അങ്ങനെ ശ്രദ്ധിച്ച് വായിച്ചാൽ കൊള്ളാം. മലയാളത്തിൽ ഇനി അത് മാറ്റിയത് പ്രയാസമാണ്. അത് രണ്ട് വാക്കുകളും അടുത്ത് വന്നതുകൊണ്ട് സാന്ദർഭ്യമായി പറഞ്ഞതാണ് പ്രവൃത്തിയും. പക്ഷെ മലയാളത്തിലുള്ള നമ്മുടെ സംഭാഷണത്തിൽ അത് വളരെ ശ്രദ്ധിച്ചാലേ ശരിയായിട്ട് ഉച്ചരിച്ച് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഉച്ചരിക്കുമ്പോഴും അത്ര ശ്രദ്ധിക്കാറില്ല. കാരണം മലയാളം നമ്മൾ സംസാരിച്ച് ശീലിച്ചിരിക്കുന്നത് ബാല്യകാലം മുതൽ ആ രീതിയിലാണ്. മലയാളത്തിൽ നമ്മൾ അത് ഉച്ചരിക്കുമ്പോൾ അത്ര കറക്റ്റായി ഉച്ചരിക്കാൻ പോയാൽ അത് ബുദ്ധിമുട്ടും വരും. കേൾക്കുന്നവർക്കും അരോചകമായിട്ട് തോന്നും പലപ്പോഴും. മലയാളത്തിൽ സംസ്കൃതം തന്നെ ഉച്ചരിച്ചു കഴിഞ്ഞു. പക്ഷെ സംസ്കൃതത്തിൽ അത് വേണം തന്നെ, ഉച്ചാരണം ശരിയായിട്ട് തന്നെ വേണം. പ്രവൃത്തിം ച പ്രവർത്തനം യസ്മിൻ പുരുഷാർത്ഥ സാധന കർത്തവ്യ പ്രവൃത്തി താം നിവൃത്തിം ച തദ്വിപരീത യസ്മാത് അനർത്ഥഹേതു നിവർത്തിതവ്യം. അത് രണ്ടും അടുത്തടുത്ത് തന്നെ വരും. നിവൃത്തി നിവർത്തിതവ്യം രണ്ടും രണ്ട് രീതിയിലാണ് എഴുതുന്നത്, രണ്ട് രീതിയിലാണ് ഉച്ചരിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ആ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. സ നിവൃത്തി താം ജനാഹ ആസുരഹ. അതുപോലെ തന്നെ ഉച്ചാരണത്തിന് നമ്മൾ സാധാരണ വരുത്തുന്ന അത് മലയാളത്തിലെ ശീലം കൊണ്ടാണ്. മലയാളത്തിന് കൂടുതലും തമിഴിനോട് ബന്ധമുണ്ട്. വർഗാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ മലയാളികൾക്ക് ഒരിക്കലും ക ഖ ഗ ഘ ഇത് പദങ്ങളിൽ വേർതിരിച്ച് ഉച്ചരിക്കാൻ കഴിയത്തില്ല. നമ്മൾ ഉച്ചരിക്കുമ്പോൾ തമിഴർക്കുള്ളതുപോലെ ഒരു കായേ ഉള്ളൂ, ഒരു ചായേ ഉള്ളൂ. ദൈവം എന്ന് പറയാൻ പറ്റില്ല, ദൈവം തമിഴിന്റെ ശൈലിയാണ്. അത് മലയാളി ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ വ്യത്യാസം നമ്മൾ ഒരുപക്ഷെ അത്രയും കർശനമായ നിയമം മലയാളത്തിന് ആവശ്യമില്ലായിരിക്കാം. പക്ഷേ അത് നമ്മൾ ബാല്യകാലം മുതൽ ഉച്ചരിച്ചതുകൊണ്ട് സംസ്കൃതം ഉച്ചരിക്കുമ്പോൾ വലിയ പ്രയാസമാണ്. അത് ശരിക്ക് സംസ്കൃതത്തിൽ ഉച്ചരിക്കാൻ എനിക്കും കഴിഞ്ഞിട്ടില്ല. സംസ്കൃതമൊക്കെ കുറെ പഠിക്കാൻ ശ്രമിച്ചെങ്കിലും ഉച്ചാരണം ശുദ്ധമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ആ വ്യത്യാസം നമ്മൾ എങ്ങനെ പറഞ്ഞാലും ഗണപതി എന്നേ പറയത്തുള്ളൂ. ഗണപതി ഗണപതി എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ ശരിയല്ലല്ലോ. ഗണപതി എന്ന് പറയുന്നു, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഗണപതി ഗാ തന്നെ ഉച്ചരിക്കണം, അവിടെ ഗായാണ്, ഗേ അല്ല. പക്ഷെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ എന്ത് പറയും? ഗണപതി എന്ന് പറയും. മലയാളീകരിച്ച് പറയുന്നതാണ്. നമ്മൾ സംസ്കൃതം വായിക്കുമ്പോഴും ഗണപതിനെ നമുക്ക് ഉച്ചരിക്കാൻ പറ്റും. ഇതല്ല ശരിയായ ഉച്ചാരണം എന്നുള്ളതും നമുക്കറിയത്തില്ല. എനിക്ക് വളരെ കാലം അറിയത്തില്ലായിരുന്നു. സംസ്കൃതം പഠിച്ച് മലയാളവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് പറയുന്ന മുഴുവൻ അബദ്ധമാണ്. ഇപ്പൊ ഇവിടെ ജനാഹ, നമ്മൾ ജനമെന്നേ പറയത്തുള്ളൂ. ഞാനിപ്പം വായിച്ചതും ജനമെന്നാണ്. പക്ഷെ സംസ്കൃതത്തിൽ ജ എന്നാണ് ഉച്ചരിക്കുന്നത്, ജ എന്നല്ല, ജന. അങ്ങനെ ഉച്ചരിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സംസ്കൃതം പറയാൻ ഒക്കത്തില്ല. കാരണം ഓരോ വാക്കിലും അത് മാറ്റി ഉച്ചരിക്കേണ്ടി വരും. വടക്കേന്ത്യക്കാർ കൂടുതലും ഈ വർഗാക്ഷരങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മക്കാളും വളരെ ശരിയായിട്ടുള്ള ഉച്ചാരണമാണ് അവർക്കുള്ളത്. അവർക്ക് ഈ തമിഴിന്റെ സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് അവരുച്ചരിക്കുമ്പോൾ ജന എന്ന് പറയത്തുള്ളു, ജന ജന എന്ന് പറയത്തില്ല. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, ജ ജെ, ആ വ്യത്യാസം. ഇത് കറക്റ്റ് ചെയ്താണ് സംസ്കൃതം ഉച്ചരിക്കേണ്ടത്. അത് ഇതുവരെ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സംസ്കൃത ഉച്ചാരണം എന്നിൽ നിന്ന് ആരും പഠിച്ചോളായിരുന്നു. പഠിച്ചു കഴിഞ്ഞാൽ വഴിതെറ്റിപ്പോവും. ഞാൻ ഉച്ചരിക്കുന്നതാണ് ശരിയെന്ന് നിങ്ങൾ ധരിക്കും. ഞാൻ ഉച്ചരിക്കുന്നത് ശരിയല്ല. അതുപോലെ തകാര ദകാരങ്ങൾ നമ്മൾ സാധാരണ ഉച്ചരിക്കുന്ന മന്ത്രങ്ങളിലെല്ലാം ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാറേയില്ല. നിരന്തരം ഉച്ചരിച്ച് അതങ്ങനെയായി. ഇപ്പൊ ഗായത്രി മന്ത്രത്തിൽ തന്നെ പ്രചോദയാത്ത് എന്നാ ഉച്ചരിക്കേണ്ടത്. നോർത്ത് ഇന്ത്യൻസ് ഉച്ചരിക്കുമ്പോൾ അവർ വളരെ വ്യക്തമായി തന്നെ പ്രചോദയാത്ത്, അവിടെ ദായും തായും വരുന്നത് പ്രചോദ കഴിഞ്ഞിട്ട് പിന്നെ യാത്ത്, പ്രചോദയാത്ത് എന്നാണ് ഉച്ചരിക്കും. അത് മിക്കപ്പോഴും ഏകദേശം ആന്ധ്ര കർണാടക വരെ അങ്ങനെ ഉച്ചരിക്കുന്നുണ്ട്. തമിഴ്നാട് കേരളം വന്നു കഴിഞ്ഞാൽ പ്രചോദയാത് എന്ന് ഉച്ചരിക്കത്തുള്ളൂ. പ്രചോദയാത് അവിടെ ദ ഉച്ചരിക്കുന്നു. നമ്മളെല്ലാം അങ്ങനെ വെച്ചിരിക്കുന്നു. അത് നമ്മളെ സംബന്ധിച്ച് അത് മാറ്റുക വളരെ പ്രയാസമാണ്. ശരിക്കും പ്രചോദയാത്ത് എന്നാണ്. പ്രത്യേകിച്ചും വൈദിക മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഭാഷാ നിയമം അനുസരിച്ച് അവസാനം തകാരമോ ദകാരമോ വന്നാൽ തെറ്റില്ല. നിയമം അനുസരിച്ച് രണ്ടും ശരി, ദും തും വരാം. കാരണം അതിനുശേഷം വരെ വാക്കുകളൊന്നുമില്ല. വാക്കുകളുണ്ടെങ്കിൽ പിന്നെ അതനുസരിച്ച് നോക്കണം, ത് ആണോ ദ് ആണോ. പക്ഷെ ഉച്ചരിക്കുമ്പോൾ തകാരമേ ഉച്ചരിക്കാവൂ. തകാരത്തിനാണ് പ്രാധാന്യം. ഡകാരം ഉച്ചരിക്കാൻ പാടില്ല. ഒരു അക്ഷരം തന്നെ തെറ്റിച്ച് ഉച്ചരിച്ചാൽ കുഴപ്പമാണെന്നാണ് പറയുന്നത്. ശരിയായിട്ട് ഉച്ചരിച്ചാൽ സ്വർഗവും, തെറ്റിച്ച് ഉച്ചരിച്ചാൽ നരവും എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ എത്ര നരകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, എണ്ണിയാ തീരത്തില്ല. അതുകൊണ്ട് സംസ്കൃതം ശരിയായി ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ മലയാളിക്ക് വലിയ പ്രയാസം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ മലയാളത്തിൽ ഉച്ചരിച്ച് ഉച്ചരിച്ച് യത് എല്ലായി തത് തല്ലായി എല്ലും തല്ലും ആയി മാറി. നമ്മുടെ ഉച്ചാരണം കൊണ്ട് വന്നാണ് പഴയ ആൾക്കാർ അങ്ങനെ ഉച്ചരിക്കത്തുള്ളൂ, എല്ല് തല്ലെന്ന് ഉച്ചരിക്കും. നമ്മളതിനെ കുറച്ചുകൂടെയൊക്കെ ശ്രമിച്ച് ചിലപ്പോൾ യദ് തദ്ദാക്കും, എന്നാലും യത്ത് തത്ത് അത് നമുക്ക് പറ്റത്തില്ല. ആദ്യത്തെ വർഗാക്ഷരത്തിൽ ആദ്യത്തെ അക്ഷരം നിസ്സാരമായൊരു കാര്യമാണ്, പക്ഷെ സാധാരണഗതിയിൽ നമുക്ക് ഉച്ചരിക്കാൻ നമ്മുടെ നാക്കതിന് വഴങ്ങത്തില്ല. നമ്മൾ യദ്ന്നേ പറയും. ഉച്ചാരണത്തിൽ ഈ ഒരു വ്യത്യാസം ശരിക്ക് തിരുത്തി ഒരാൾ ഉച്ചരിക്കുമെങ്കിൽ, ചിലരങ്ങനെ ഉച്ചരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ചില പഴയ സംസ്കൃത അധ്യാപകരൊക്കെ, പഴയെന്ന് വെച്ചാൽ കുട്ടിക്കാലത്തെ സംസ്കൃതം പഠിച്ചവർ, എന്നെപ്പോലെ വയസ്സുകാലത്ത് സംസ്കൃതം പഠിച്ചാൽ രക്ഷയില്ല, കറക്റ്റ് ചെയ്യാൻ പ്രയാസമാണ്, നരകത്തിൽ പോയേ പറ്റും. പക്ഷേ കുട്ടിക്കാലത്തെ പഠിച്ചു വന്ന ചില സംസ്കൃത അധ്യാപകർ ഉച്ചരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ അവസാനം വരുന്ന ശബ്ദങ്ങൾ. അവിടെയാണ് നമുക്ക് ഏറ്റവും ഈ കോട്ടയം ഭാഗത്തൊക്കെ ഒരു ഉച്ചാരണമുണ്ട്, അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. അധ്യാപകൻ അധ്യാപകൻ എന്ന് ഉച്ചരിക്കുന്നു, ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, അധ്യാപകൻ എന്നുള്ളത്. പക്ഷെ ഈ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാറ്റാം. പക്ഷെ ഈ പദാന്ത്യത്തിൽ വരുന്ന ഉച്ചാരണം, തകാര ധകാരങ്ങളുടെ ഭേദവും മറ്റും വലിയ പ്രയാസമാണ്. ഉച്ചാരണത്തിൽ അത്രമാത്രം ശ്രദ്ധിച്ച് ഉച്ചരിച്ചാലേ പറ്റും. പക്ഷെ അത് ശരിയാക്കി എടുക്കാമെങ്കിൽ നല്ലതാ. ചെറുതിലെ സംസ്കൃതം പഠിക്കുന്നവർക്ക് അത് പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ ജനം എന്ന് പറയാൻ പാടില്ല, ജനം എന്ന് പറയുന്നു. മലയാളത്തിലത് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുന്നവർ മനസ്സിലായില്ലെന്നും വരും, അവർ മനസ്സിലാക്കിയില്ലെന്നും വരും. ജനം എന്ന് പറയുമ്പോൾ ഒരു സർക്കസ് അഭ്യാസം പോലെ ആവും. പക്ഷെ അതാ ശരി. പിന്നെ ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ ഉച്ചാരണ ശൈലിയുണ്ട്. അത് മലയാളത്തിലത് പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം മലയാളത്തിൽ സംസ്കൃതത്തിൽ ലായും ലായും ഉച്ചാരണത്തിൽ മാറ്റി മാറ്റി ഉച്ചരിക്കുന്നതിൽ ദോഷമുണ്ട്, അർത്ഥ വ്യത്യാസം വരത്തില്ല. മലയാളത്തിലത് പറ്റത്തില്ല. ലാക്കി പകരം ലാ ഉച്ചരിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ അടികിട്ടും. കല്ല് എന്ന് പറയുന്നതിന് പകരം കള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലായും ലായും. അപ്പോൾ ഓരോ ഭാഷയ്ക്കും ഉച്ചാരണത്തിന് വ്യത്യാസമുണ്ട്. നമ്മൾ ഉച്ചരിക്കുന്നത് മലയാളത്തിന് ഉച്ചാരണം, മലയാളത്തിന് ശരി തന്നെയാണത് മതി എന്ന് സമാധാനിക്കാം. പക്ഷെ സംസ്കൃതത്തിൽ അത് പറ്റത്തില്ല. ഓരോ അക്ഷരവും ശ്രദ്ധിക്കേണ്ടി വരും. അതുകൊണ്ട് സംസ്കൃതത്തിൽ നമ്മൾ സാധാരണഗതിയിൽ എത്ര ശ്രദ്ധിച്ചാലും നമ്മൾ ഉച്ചരിക്കുന്ന മലയാളം തന്നെ, അത് നമ്മൾ അംഗീകരിക്കണം. ഇനി നോർത്ത് ഇന്ത്യൻസിന് വേറൊരു കുഴപ്പമുണ്ട്. അവർക്ക് ഒരു കാരണവശാലും ഷാ ഷാ സ മൂന്നും പ്രത്യേകിച്ച് ഉച്ചരിക്കാൻ ഒക്കത്തില്ല. ഒരു എത്ര അഭ്യാസം നടത്താനും പറ്റത്തില്ല. നമുക്കെങ്ങനെയാണോ ഈ ചാ ഛ ജാ ഝ തിരിച്ചുച്ചരിക്കാൻ പറ്റാത്തത്, അതുപോലെ ഒരു വടക്കേന്ത്യക്കാരനും അങ്ങനെ മൂന്നും വ്യക്തമായി ഉച്ചരിക്കുന്ന ഒരാളിനെ വടക്കേന്ത്യ വർഷങ്ങളോളം ഞാൻ അവിടെ കഴിഞ്ഞിട്ടും ഒരാളിനെ പോലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അസംഭവമാണ്, ഒരിക്കലും പറ്റത്തില്ല. നമ്മൾക്കെങ്ങനെയാണോ ഇതിൽ ബുദ്ധിമുട്ട് വരുന്നത്, അതേ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അവരതുകൊണ്ട് സാ ഷാക്ക് ഉച്ചരിച്ചിട്ട് പ്രത്യേകം പറയും പഠിപ്പിക്കുമ്പോൾ. ആചാര്യന്മാരെയാണ്, അവർക്കും പറ്റത്തില്ല. വടക്കേന്ത്യയിലെ സംസ്കൃതം കുട്ടിക്കാലം മുതലേ പഠിച്ചു വരുന്ന ആചാര്യന്മാർക്ക് പോലും അവര് ഈ ഷാ ഷാ സ എല്ലാം ഒരുപോലെ പറയും. പിന്നെ നമ്മൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും അത് ദന്ത്യ ഷകാരം, ദന്ത്യസകാരം, ദന്ത്യഷകാരം, ദന്ത്യഷകാരം എന്നൊക്കെ പറയും, മൂർധന്യഷകാരം. അങ്ങനെ പറഞ്ഞിട്ട് വ്യാകരണത്തിൽ അതിനെന്താണ് സ്ഥാനം എന്ന് പറഞ്ഞിട്ട് അവർക്ക് പറയാൻ പറ്റും. അങ്ങനെയൊരു തകരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ കഴിയുന്നത് ശ്രദ്ധിക്കുക, കഴിയുന്നത് ശരിയായി വിചരിച്ചാൽ നല്ലത്. ആ ഇവിടെ പറയുന്നത് പ്രവൃത്തിഞ്ച പ്രവർത്തനം യസ്മിൻ പുരുഷാർത്ഥ സാധനയെ കർത്തവ്യേ പ്രവൃത്തി താം പ്രവൃത്തി തദ്വിപരീതാം യസ്മാത് അനർത്ഥ ഹേതോ നിവർത്തിതവ്യം സാ നിവൃത്തി താം ച ജനാഹ ആസുരാഹ ന വിദുർ ന ജാനന്തി. ആസുര സ്വഭാവമുള്ളവർ അവരുടെ പ്രവൃത്തി നിവൃത്തികളെ അറിയുന്നില്ല എന്നാണ്. ഇത് വേറെ രീതിയിൽ പല ഭാഗങ്ങളും പറയുന്നുണ്ട്. കാര്യം അകാര്യം ഇനി അവസാനം പറയും. കാര്യ അകാര്യ ഉപസ്ഥിതവും അകാര്യത്തിൽ നിന്നാണ് നിവർത്തിക്കേണ്ടത്. നിവർത്തി അതിൽ നിന്നുണ്ടാവും, അകാര്യത്തിൽ നിന്ന്. കർത്തവ്യം അകർത്തവ്യം, കർമ്മം വികർമ്മം, പല ഭാഷയിലും ഗീതയിൽ പറയുന്ന ഇതാണ്. ഇത് ആസുര സ്വഭാവമുള്ളവർ അറിയുന്നില്ലെന്നാണ്. ഗീത മോക്ഷശാസ്ത്രമാണ്. നമ്മൾ സാധാരണ ഗീത പഠിപ്പിക്കുമ്പോൾ ഗീതയിലൂടെ ആൾക്കാരെ ലൗകികം പഠിപ്പിക്കുമെങ്കിലും ഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഇത് ഒരു ആധ്യാത്മിക ശാസ്ത്രമാണ്. ഇതിൽ ആത്മീയത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. ആത്മീയത, ഗീതയിലെ ആത്മീയത ഒരുവന്റെ ഭൗതിക ജീവിതത്തിനെതിന് ഗുണം ചെയ്യുമെങ്കിൽ അതാകാം, അങ്ങനെ വരാമല്ലോ. ആത്മീയത ഭൗതികത്തിന് ഗുണം ചെയ്യാം, ഭൗതികമായ ജീവിത സാഹചര്യങ്ങൾക്ക് അവന്റെ ആത്മീയ അനുഷ്ഠാനങ്ങളും എല്ലാം ഗുണം ചെയ്യാം, അതിനും നിഷേധിക്കുന്നില്ല. അതേസമയം ഗീത തികച്ചും ആത്മീയ ശാസ്ത്രം തന്നെയാണ്. ഭൗതികവും ആത്മീയവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ രണ്ടു തരത്തിലും പറയാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ പറയും അത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല, ചില സന്ദർഭങ്ങളിൽ പറയും ഇതിന് രണ്ടിനും വ്യത്യാസമുണ്ട്. ഈ ശാസ്ത്രങ്ങളിലെല്ലാം പറയും, ഞാനും പറഞ്ഞിട്ടുണ്ട്. ആ വ്യത്യാസത്തെയാണ് ഇവിടെ പറയുന്നത്. ആ വ്യത്യാസം വരുന്ന എന്താണ്? ഇപ്പോ ഗീതയെ സ്മൃതി എന്ന് പറയുന്ന പട്ടികയിലപ്പെടുത്തിയിരിക്കുന്നു. അത് സ്മൃതിയാണെങ്കിലും അതിന് ഉപനിഷത്തെന്നാണ് വിശേഷിപ്പിക്കുന്നത് ആചാര്യന്മാരെല്ലാം. അപ്പൊ ഗീതയെ സ്മൃതിയായിരിക്കുന്ന ഗീതയെ ഉപനിഷത്തെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? കാരണം ഇത് മോക്ഷശാസ്ത്രമായതുകൊണ്ട്, മുഖ്യമായ മോക്ഷശാസ്ത്രം. അപ്പൊ ചോദിക്കും മറ്റ് ശാസ്ത്രങ്ങളൊന്നും മോക്ഷശാസ്ത്രമല്ലേ? തീർച്ചയായിട്ടും എല്ലാ ശാസ്ത്രങ്ങളും മോക്ഷശാസ്ത്രമാണെങ്കിലും മുഖ്യമായി മോക്ഷശാസ്ത്രമായിരിക്കുന്ന സ്മൃതി ഗീതയാണ്. മറ്റനേക സ്മൃതികളുണ്ട്, മനുസ്മൃതി പോലെയുള്ള സ്മൃതികൾ. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിനെ നമുക്ക് മോക്ഷശാസ്ത്രം എന്ന് പറയാം, പക്ഷെ അത് മുഖ്യമായ അർത്ഥത്തിലാണ്. അതിനും മോക്ഷത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, പക്ഷെ അവിടെ പ്രാധാന്യം കൊടുക്കുന്ന അതിനല്ല. അവിടെ മുഖ്യമായും ചർച്ച ചെയ്യുന്നത് വർണ്ണവ്യവസ്ഥയെക്കുറിച്ചും ആശ്രമ വ്യവസ്ഥയെക്കുറിച്ചുമാണ്. അതുകൊണ്ടാണ് അതിന് സ്മൃതി എന്ന് പറയുന്നത്. അത്തരം ശാസ്ത്രങ്ങളെന്ന് ഒരിക്കലും ഉപനിഷത്ത് എന്ന് പറയും. മനുസ്മൃതി ഒരിടത്ത് ഉപനിഷത്ത് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഗീത സ്മൃതിയാണെങ്കിലും അതിന് ഉപനിഷത്ത് എന്ന് പറയുന്നു. അപ്പോൾ വേദാന്തത്തിന് തുല്യമായ സ്ഥാനം കൊടുക്കുന്നു. അതുമാത്രമല്ല, ആചാര്യന്മാർ സാധാരണ വേദാന്തം എന്നുള്ള ശബ്ദം കൊണ്ട് ഈ ഗീതയും സ്വീകരിക്കുന്നുണ്ട്. വേദാന്ത ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഉപനിഷത്തുകൾ മാത്രമല്ല, ഗീതയെക്കൂടെ ഉൾപ്പെടുത്തിയാ പറയുന്നു. അതുകൊണ്ടാണ് ഉപനിഷത്തുകൾക്ക് കൊടുത്ത അതേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗീതയും വ്യാഖ്യാനിച്ചത്, ഓരോരോ ആത്മീയ തത്വങ്ങളെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി. ഗീത ഒരാൾ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി ആത്മീയ തത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. മനുസ്മൃതിയെ എന്തിനു വ്യാഖ്യാനിക്കുന്നു? ആചാരങ്ങളെയും മറ്റും വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട്. അതിലെന്തെങ്കിലും ആധ്യാത്മിക വശങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് വെളിപ്പെട്ടോളും, പക്ഷെ അതല്ല അവിടെ പ്രധാനം. പ്രസിദ്ധങ്ങളായ 10-18 സ്മൃതികൾ ഇപ്പോഴും ലഭ്യമാണ്. അതെല്ലാം തന്നെ ഈ വർണ്ണ ആശ്രമ വ്യവസ്ഥകളെ വിശദീകരിച്ച് പറയുന്ന ഇവിടെ പ്രാധാന്യം ആത്മീയത്തിനല്ല. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഭൗതികവും ആത്മീയവുമായിട്ട് വേർതിരിക്കാം. മോക്ഷത്തെ മുഖ്യമായി പ്രതിപാദിക്കുന്ന ഗീത മോക്ഷശാസ്ത്രവും വർണ്ണ ആശ്രമ വ്യവസ്ഥിതികളെ പ്രധാനമായി പ്രതിപാദിക്കുന്ന മറ്റ് സ്മൃതികൾ ഭൗതികശാസ്ത്രമാണ്. അങ്ങനെ പറയാം. അവിടെ ഭൗതികമായ വിഷയങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, അത് ആധ്യാത്മികം ഉണ്ടെങ്കിൽ. ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ ഇനി പറയുന്ന പ്രകരണങ്ങൾ മൊത്തം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇത് ചിന്തിക്കാം. അവസാനം ഇവിടെ പറയും, കാര്യാകാര്യ വ്യവസ്ഥിതവും ശാസ്ത്രം നിനക്ക് പ്രമാണമാണ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ആചാര്യന്മാരുടെ ഇടയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഈ ശാസ്ത്രം എന്നുള്ളതുകൊണ്ട് ഏതിനെ എടുക്കണം? അതായത് പ്രവൃത്തി നിവൃത്തികളെക്കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്ന ശാസ്ത്രം ഏതാണ്? അത് ആത്മീയ ശാസ്ത്രം മാത്രമാണോ അതോ ഭൗതിക ശാസ്ത്രങ്ങളെ എടുക്കണോ? അല്ല, കാര്യാകാര്യങ്ങളെന്ന് പറയുമ്പോൾ അതിനെ നമ്മൾക്ക് ഇതിന് മാത്രം ഒതുക്കാൻ പറ്റത്തില്ല, ഗീതയിൽ മാത്രം. കാരണം ഒരു കർമ്മത്തെ സംബന്ധിച്ച് രണ്ട് ചോദ്യമുണ്ട്, മുമ്പ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒന്ന്, എന്ത് കർമ്മം ചെയ്യണം? രണ്ടാമത്, അത് എങ്ങനെ ചെയ്യണം? ഇതാണ് കർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പ് വരുമ്പോൾ നമ്മൾ വരുന്ന ഈ രണ്ട് ചോദ്യങ്ങളാണ്, എന്താണ് ചെയ്യേണ്ടത്, പിന്നെ അതെങ്ങനെ ചെയ്യണം. എന്ത് കർമ്മം ചെയ്യണം എന്നുള്ളതിന് ഗീത ഒറ്റ വാക്കിൽ മറുപടി പറയുന്നു. നമ്മൾ ഗീതയുടെ 18 അധ്യായങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഗീത അവിടെ ഒരു ഒറ്റ വാക്കിൽ മറുപടി പറയുന്നു. എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത്? സ്വധർമ്മം. പിന്നെ ആ സ്വധർമ്മത്തെ ചില ഭാഗങ്ങളിലെല്ലാം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഒറ്റ മറുപടി ഇതാണ്, സ്വധർമ്മം അത് ചെയ്യുക, അതാണ് നീ ചെയ്യേണ്ടത്. ആ സ്വധർമ്മം എന്താണ്? അത് തീരുമാനിക്കുന്നതിന് മുൻകാലങ്ങളിൽ ആശ്രയിച്ചിരുന്നത് ഗീതയല്ല, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, മറ്റ് സ്മൃതികൾ, ഇതിനെയാണ് ആശ്രയിച്ചിരുന്നത്. അതിൽ നിന്നാണ് ഒരാൾ സ്വധർമ്മത്തെ നിർണയിക്കുന്നത്. കാരണം അതിലാണ് വർണ്ണധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങളെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ശാസ്ത്രം എന്ന് പറയുന്നത് കൊണ്ട് പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ധർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സ്മൃതികൾ, മനുസ്മൃതി തുടങ്ങിയ സ്മൃതികളെയെല്ലാം സ്വീകരിക്കണം എന്നാണ് പല ആചാര്യന്മാരുടെയും അഭിപ്രായം. ഗീതയിലും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ഗീതയിൽ അതൊരു പ്രത്യേക രീതിയിലാണ് ചർച്ച ചെയ്യുന്നത്. എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് സ്വധർമ്മം എന്നൊരു ഒറ്റ വാക്കി പറഞ്ഞിട്ട് ഗീത കൂടുതലും ചർച്ച ചെയ്യുന്നത് അത് എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്. ആ ഒരു ഭാഗത്തിനാണ് ഗീതയിൽ പ്രാധാന്യം കൊടുക്കുന്നത്, കർമ്മത്തെ സംബന്ധിച്ച്. മുമ്പും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഗീതയിൽ ഭഗവാൻ കർമ്മത്തെ നിർദ്ദേശിക്കുന്നത് ഒരു ഭൗതികമായ അനുഷ്ഠാനമെന്നുള്ള കണക്കല്ല. പക്ഷേ മറ്റ് സ്മൃതികളിൽ കർമ്മത്തെ ഒരാൾക്ക് അങ്ങനെ സ്വീകരിക്കാം. ഇവിടെ പറയുന്ന ആത്മീയ തത്വങ്ങളെ അംഗീകരിക്കാത്ത ഒരാളിനും മറ്റ് സ്മൃതികളനുസരിച്ച് കർമ്മം ചെയ്യാം. കാരണം അവിടെ കർമ്മം മിക്കപ്പോഴും ഭൗതികമാണ്. ഈശ്വരനെ അംഗീകരിക്കാത്തവനും വർണ്ണവ്യവസ്ഥയെ സ്വീകരിക്കാം, ആശ്രമവ്യവസ്ഥയെ സ്വീകരിക്കാം, അതിനതിന്റെ പൂർണ്ണതയിലല്ലെങ്കിലും. പക്ഷേ ഗീതയെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഈശ്വരനെ അംഗീകരിച്ചേ പറ്റൂ, ആത്മീയതയെ അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ അത് എങ്ങനെ കർമ്മം അനുഷ്ഠിക്കണം? രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം. അത് ഗീത പറയുന്നത് എന്താണ്? അതിനാണ് ഗീതയിൽ പറയുന്നത് കർമ്മയോഗം. എങ്ങനെ കർമ്മം ചെയ്യണം അതിന്റെ ഉത്തരമായിട്ടാണ് ഇവിടെ കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നത്. ആ വ്യത്യാസം നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. മറ്റ് സ്മൃതികളുടെ പ്രത്യേകത എന്താണ്? അവിടെ ഈ കർമ്മങ്ങൾ എന്ത് കർമ്മം ചെയ്യണമെന്ന് വിശദീകരിച്ച് പറയുന്നുണ്ടെങ്കിലും അവിടെ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ ഭഗവാൻ സ്വധർമ്മമെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ ആ കാര്യത്തിന് അതെങ്ങനെ ചെയ്യണമെന്ന് ആശ്രമ വർണ്ണധർമ്മങ്ങളെ കുറിച്ചെല്ലാം വളരെ വിശദീകരിച്ച് അവിടെ ചർച്ച ചെയ്യുമ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താണ്? എങ്ങനെ ചെയ്യണം? അതിനവിടെ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, പറയുന്നുണ്ട്, പറയാതിരിക്കുന്നില്ല. മഹാഭാരതത്തിനും മറ്റും പല സന്ദർഭങ്ങളിലും അത് പറയുന്നുണ്ട്. പക്ഷെ ഈ സ്മൃതി ഗ്രന്ഥങ്ങളിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് ഈശ്വരാർപ്പണമെന്നും മറ്റും ചില ഭാഗങ്ങളൊന്നും ഓടിച്ചു പറഞ്ഞു പോകത്തേ ഉള്ളൂ. പക്ഷെ ഗീതയിൽ അങ്ങനെയല്ല, അത് എങ്ങനെ ചെയ്യണം എന്ന് വളരെ വിശദീകരിച്ച് പറയുന്നതാണ് ഗീതയിൽ കർമ്മയോഗത്തിന് പ്രാധാന്യം വന്നത്. അപ്പോൾ കാര്യം അകാര്യം പ്രവൃത്തി നിവൃത്തി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ഭഗവാൻ പറയുമ്പോൾ അതിൽ ഈ കർമ്മം എന്ത് കർമ്മം ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വരും. ഇവിടെ പറയുന്നത് പ്രവൃത്തിയെയും നിവൃത്തിയെയും അറിയുന്നില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്ത് കർമ്മം ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നാണ്. ആര്? ആസുര സ്വഭാവമുള്ളവർ. അതിന് ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിക്കണമെന്നും പറയുന്നു അവസാനം. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളതിന് നമ്മൾ ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിക്കുമ്പോൾ ഏത് ശാസ്ത്രം സ്വീകരിക്കേണ്ടി വരും? സ്മൃതികളെ സ്വീകരിക്കേണ്ടി വരും. സ്മൃതികളെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് അന്ന് നിർണയിക്കാമായിരുന്നു, ഇന്ന് സാധ്യമല്ല. അതുകൊണ്ട് ശാസ്ത്രം അനുസരിച്ച് ചെയ്യണം ചെയ്യണമെന്ന് നമ്മൾ ഓടിച്ചു പറഞ്ഞു പോയാൽ ശാസ്ത്രങ്ങൾ ഇന്ന് നമ്മൾ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അവിടെ ഈ കർമ്മങ്ങളെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് വർണ്ണം അല്ലെങ്കിൽ ആശ്രമം എന്ന് പറയുന്ന രണ്ട് വ്യവസ്ഥകൾക്കനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ വർണ്ണവും ആശ്രമവും പാലിക്കാത്തൊരു സമൂഹത്തിൽ അത്തരം കർമ്മങ്ങൾ അന്യൂനമായി ചെയ്യാൻ സാധ്യമല്ല. അവിടെ ആ കർമ്മത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. കർമ്മത്തെ സംബന്ധിച്ച് നിയമം എന്താണ് ഭഗവാൻ തന്നെ പറയുന്നത്? കർമ്മത്തിൽ ന്യൂനത വരാൻ പാടില്ല, ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിരിക്കണം. അപ്പോൾ വർണ്ണാശ്രമധർമ്മങ്ങൾ പൂർണ്ണമായി അനുസരിക്കാൻ പറ്റത്തില്ല, കാലം മാറിയതുകൊണ്ട്. ഇത് ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത് മനസ്സിലാക്കാതെ ആചാര്യന്മാരിൽ ചർച്ച ചെയ്യുന്നുണ്ട്, അനേകം പൂർവപക്ഷങ്ങളും സിദ്ധാന്തങ്ങളുമുണ്ട്. ഇതിൽ വരുന്ന പൂർവപക്ഷങ്ങളോ സിദ്ധാന്തങ്ങളോ എല്ലാം വിസ്തരിച്ച് പറഞ്ഞ് ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല. കാരണം അതിന്റെ സാരമായ ഭാഗങ്ങൾ മാത്രമേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പലർക്കും ഈ കാര്യം അപ്രസക്തമാണെന്ന് തോന്നിപ്പോകും. വളരെ പ്രസക്തമായ കാര്യമാണ് ഈ കർത്തവ്യം അകർത്തവ്യം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ചോദ്യമാണ്. പറയുന്നത് ശാസ്ത്രം നോക്കി ചെയ്യാൻ. ശാസ്ത്രം നോക്കിയാലോ? ശാസ്ത്രം നോക്കിയാൽ ശാസ്ത്രത്തിൽ പറയുന്ന കർമ്മ തലങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. ശാസ്ത്രത്തിൽ പറയുന്ന വ്യവസ്ഥകൾ അനുസരിച്ചുള്ള ഒരു സമൂഹം നമ്മുടെ മുമ്പിലില്ല. പിന്നെ എങ്ങനെ ശാസ്ത്രത്തിൽ പറയുന്ന കർമ്മങ്ങൾ ചെയ്യും? അപ്പോൾ ഈ ഒരു വൈഷമ്യം ഇന്ന് തുടങ്ങിയല്ല, അന്നേ തുടങ്ങിയിരുന്നു. വർണ്ണാശ്രമ വ്യവസ്ഥകൾക്ക് അക്കാലത്ത് തന്നെ ശിഥിലത വന്നിരുന്നു. അതുകൊണ്ടാണ് വർണ്ണാശ്രമ വ്യവസ്ഥകളെ സംബന്ധിച്ച് പുതിയൊരു കാഴ്ചപ്പാട് വന്നത് മഹാഭാരത കാലത്തിനും മറ്റും. എന്താണ് ആ വർണ്ണാശ്രമ വ്യവസ്ഥകൾ? അത് മുഖ്യമായിട്ടും വർണ്ണവ്യവസ്ഥ. ആശ്രമ വ്യവസ്ഥ പോലും വർണ്ണവ്യവസ്ഥയ്ക്ക് അധീനമായിട്ടാണ്. അതുകൊണ്ട് അന്ന് പ്രാധാന്യം കൊടുത്തിരുന്നത് ആശ്രമ വ്യവസ്ഥയ്ക്കല്ല, വർണ്ണവ്യവസ്ഥയ്ക്കായിരുന്നു. ആ വർണ്ണവ്യവസ്ഥ ജന്മം കൊണ്ട് നിശ്ചയിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഒരു തിരുത്തലാണ് ഗീതി പറയുന്നത്. എന്താണത്? ജന്മം കൊണ്ട് നിശ്ചയിക്കുക വരും കാലത്തിലേക്ക് അസാധ്യമാണ്, കാരണം അത് മാറി വരുന്നു. അവിടെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നിശ്ചയിക്കുന്നു. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വർണ്ണവ്യവസ്ഥയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് ചെയ്യണമെന്നുള്ള കർമ്മത്തിന് എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം വളരെ അനായാസമായി. താൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഉത്തരം പറയാം. എന്താണോ ഇതിന്റെ ഗുണത്തിനനുസരിച്ചുള്ള കർമ്മം നീ അനുഷ്ഠിക്കുക. ഗുണത്തെയും കർമ്മത്തെയുമായി ബന്ധപ്പെടുത്തുക, വർണ്ണത്തെയും കർമ്മത്തെയും തമ്മിൽ ബന്ധപ്പെടുത്താതിരിക്കുക. ഇതാണ് ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ശാസ്ത്രമനുസരിച്ച് കർമ്മം ചെയ്യുക എന്ന് പറയുന്നതിന്റെ താല്പര്യം മനസ്സിലാവും. അപ്പോൾ ഇവിടെ ശാസ്ത്രമെന്ന് പറയുന്നത് വർണ്ണം പഴയ വർണ്ണവ്യവസ്ഥ അനുസരിച്ച് കർമ്മം ചെയ്യുന്നതിന് നിർദ്ദേശിച്ച ശാസ്ത്രങ്ങളല്ല, മറിച്ച് ഗുണവ്യവസ്ഥ അനുസരിച്ച് കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞ ശാസ്ത്രങ്ങളാണ് സ്വീകരിക്കേണ്ടത്. ഇവിടെ ഭാഷകാലം പറഞ്ഞല്ലോ, ഈ ഉപദേശിക്കുന്നതെല്ലാം ഒരു ആസുര സ്വഭാവമുള്ള ഒരുവന്റെ, എന്ന് വെച്ചാൽ ആസുര സ്വഭാവം എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ്, പ്രത്യേകിച്ച് അസുരന്മാരെന്നുള്ള അല്ല. അപ്പോ മോക്ഷ ശാസ്ത്രമാണ്, അതിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോ മോക്ഷശാസ്ത്രമായിരിക്കുന്ന ഈ ഗീതയെ സ്വീകരിക്കുന്നവർ അതാരായിരിക്കും? ആത്മീയ ജിജ്ഞാസുക്കളായിരിക്കും. അപ്പൊ അവരിൽ വരുന്ന ആസുരഭാവങ്ങൾ അത് തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. പ്രത്യക്ഷീകരണേന ച സഖ്യത അസ്യഹ പരിവർജനം കർത്തം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇത് മുഖ്യമായും ആത്മീയ ജിജ്ഞാസുക്കൾക്കുള്ളതാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ എന്താണ് പ്രവൃത്തി, എന്താണ് നിവൃത്തി എന്ന് തിരിച്ചറിയുന്നു. ആ പ്രവൃത്തിയും നിവൃത്തിയും തിരിച്ചറിയുന്നതിന് ശാസ്ത്രത്തെ അവലംബിക്കണം. അപ്പം ഏത് ശാസ്ത്രത്തെ അവലംബിക്കും? പ്രവൃത്തിയെയും നിവൃത്തിയെയും ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നിശ്ചയിക്കുന്ന ശാസ്ത്രത്തെ അവലംബിക്കണം. എന്ന് പറഞ്ഞാൽ സ്വധർമ്മത്തെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കണം. അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. അല്ലാതെ പഴയ പുസ്തകങ്ങൾ എടുത്തു വച്ചിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കേണ്ട കാലമല്ല ഇത്. അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു ചോദ്യം വരും, യാഗം ഹോമം പൂജ ഇതെല്ലാം പഴയ പുസ്തകങ്ങളല്ലേ എഴുതിയിരിക്കുന്നത്, ഇതെല്ലാം ആ പുസ്തകം തുറന്നു നോക്കിയല്ലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ? അപ്പോൾ അതെങ്ങനെ കാലത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും യാഗ ഹോമ പൂജാദികൾ അത് പഴയ പുസ്തകങ്ങൾ നോക്കി തന്നെ ചെയ്യുന്നു, അതിലഭിപ്രായ വ്യത്യാസമില്ല. കാരണം എന്തുകൊണ്ട്? അത് അലൗകികമായ കർമ്മങ്ങളാണ്. അലൗകികമായ കർമ്മങ്ങൾക്ക് ശാസ്ത്രം മാത്രമേ പ്രമാണമുള്ളൂ, അതിലഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കാലം മാറിയതിനനുസരിച്ച് അതും മാറിയിട്ടുണ്ട്, അതിന് മാറ്റം വന്നിട്ടുണ്ട്, അതും നമ്മൾ അംഗീകരിക്കേണ്ടി വരും. എങ്ങനെ? കാലാകാലങ്ങളിൽ ആചാര്യന്മാർ അതിന് അതിൻ്റെ അനുഷ്ഠാനക്രമങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്, അതും നമ്മൾ സ്വീകരിക്കേണ്ടി വരും. വേദത്തിൽ കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു. വേദം പ്രചരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അന്ന് മീമാംസാ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നില്ല, കൽപ്പസൂത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ വേദത്തെ കണ്ട് മാത്രമാണ് കർമ്മം ചെയ്തിരുന്നത്, അവിടെ പറയുന്ന കർമ്മങ്ങളല്ല. പക്ഷേ പിൽക്കാലത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു? ആ കർമ്മങ്ങൾക്ക് മാറ്റം വരുത്തി. ഇന്ന് വൈദികന്മാരെന്ന് അഭിമാനിക്കുന്ന പലരും പറയുന്നത് ഇതിന്റെ ചരിത്രപരമായ മാറ്റത്തെ ഉൾക്കൊള്ളാതെയാണ്, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ അതുപോലെ ചെയ്യണമെന്നാണ് പറയുന്നത്. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ ഏതുപോലെ ചെയ്യണമെന്ന് ചോദ്യം വന്നതുകൊണ്ടാണ് ധർമ്മമീമാംസയുണ്ടായത്. അതുണ്ടായത് എപ്പോ? വേദത്തിലെ കർമ്മങ്ങൾ മനുഷ്യൻ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ്. ജൈമിനിയും കുമാരലഭട്ടനും പ്രഭാകരഗുരുവും അങ്ങനെ എത്രയോ എത്രയോ ആചാര്യന്മാർ, ഇവരെല്ലാം വന്നിട്ട് വേദത്തിലെ കർമ്മങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്ന് നിർദ്ദേശങ്ങൾ വന്നു. അപ്പോൾ ഓരോ ആചാര്യന്മാരുടെയും പ്രത്യേക പ്രത്യേക സമ്പ്രദായങ്ങളുണ്ടായി. ഭാട്ട സമ്പ്രദായം അത് വേറെയാണ്, ഗുരുസമ്പ്രദായം അത് വേറെയാണ്, ഗുരുനിജ പ്രാഭാകര സമ്പ്രദായം. അപ്പോൾ കർമാനുഷ്ഠാനങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ടായി. അപ്പോൾ വൈദിക കർമ്മം എന്ന് പറഞ്ഞാൽ അത് ഒരു രീതിയിൽ മാത്രമല്ല, അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെ, അത് കഴിഞ്ഞിട്ടും അതോടൊപ്പം കൽപ്പസൂത്രങ്ങൾ, അതിന് ആശുലായനം ആപസ്തംഭം എന്ന് പറഞ്ഞ നിരവധി കൽപ്പസൂത്രങ്ങളുണ്ട്. അതിലെല്ലാം കർമ്മങ്ങളുടെ വഴികൾ വേറെ വേറെ പറഞ്ഞിരിക്കുന്നു. ഓരോ ശാഖകളനുസരിച്ച് കർമ്മങ്ങൾക്ക് വ്യത്യാസമുണ്ടായി. അപ്പോൾ ചരിത്രപരമായ ഒരു പരിണാമം ഈ കർമാനുഷ്ഠാനത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ എല്ലാ കാലത്തും കർമ്മങ്ങൾ ഒരുപോലെയല്ല ചെയ്തിരുന്നത്. അതുകൊണ്ടും തീർന്നില്ല. ആ വൈദികമായ കർമ്മങ്ങൾ പരിവർത്തനപ്പെട്ട് തന്ത്രവും മന്ത്രവും യന്ത്രവും എല്ലാമായി മാറി. അത് വൈദിക കർമ്മങ്ങളുടെ അതേ രൂപമല്ല, മാറ്റം വന്നതാണ്. ക്ഷേത്രാചാരങ്ങളും മറ്റും പൂജകളും എല്ലാം അത് ദേശം കൊണ്ട് മാറി. ദാക്ഷിണാത്യ സമ്പ്രദായമല്ല ഔത്തരാഹന്മാർ സ്വീകരിച്ചിരിക്കുന്നു. വങ്കദേശത്തിലെ സമ്പ്രദായമല്ല കാശ്മീര ദേശത്ത് സ്വീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ കർമ്മങ്ങൾക്കെല്ലാം വളരെ മാറ്റം വന്നു. ഇതൊന്നും ഈ വ്യത്യാസങ്ങൾ എല്ലാം നിലവിലിരിക്കേ തന്നെ ആൾക്കാർ പറയണം, പണ്ടെന്ത് ചെയ്തോ അതിൽ നിന്നൊരു മാറ്റം വരാൻ പാടില്ല, പണ്ട് ചെയ്തത് എന്താണ്, എന്താണ് മാറിയത്, ഇതൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ വൈദിക കർമ്മങ്ങൾക്കും ഓരോ പരമ്പര അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അങ്ങനെ മാറ്റം വന്നതാണ് ഇന്നും ആൾക്കാർ അഗ്നിഹോത്രമെന്നും അശ്വമേധവും ഒക്കെ പറഞ്ഞ് അനുഷ്ഠിക്കുന്നത്. അങ്ങനെ അവർ ചെയ്യുന്നതിന് അവർക്ക് ഒരുപാട് കൽപ്പസൂത്രങ്ങളെയും മറ്റും ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്, പരമ്പരകളെ ആശ്രയിക്കേണ്ടി വരുന്നു. പരമ്പരകൾ കൊണ്ട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കർമ്മങ്ങൾക്ക് തന്നെ കാലങ്ങൾ കൊണ്ട് ഇത്രയും മാറ്റങ്ങൾ സംഭവിക്കാമെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ എന്ത് കർമ്മം ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് കാലാനുസൃതമായ കർമ്മമൊന്നേ നമുക്ക് പറയാൻ പറ്റൂ. അല്ലാതെ പഴയ ശാസ്ത്രങ്ങൾ എടുത്തു നോക്കി അതനുസരിച്ച് കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല, ആരും ചെയ്യുന്നുമില്ല. അപ്പോൾ ഈ ഒരു മാറ്റത്തെ കണ്ടുകൊണ്ട് ഏത് കാലത്തിലേക്കും സ്വീകാര്യമായി പ്രവൃത്തി നിവൃത്തികളെ കുറിച്ചാണ് ഗീതി പറഞ്ഞിരിക്കുന്നത്. ഗുണകർമ്മങ്ങൾ, ഗുണവും കർമ്മവും അനുസരിച്ച് ചെയ്യുക. ഏത് കാലത്തിലും മനുഷ്യന് എന്തെങ്കിലുമൊക്കെ ഗുണം കാണും, ഏത് കാലത്തിലും മനുഷ്യന് എന്തെങ്കിലുമൊക്കെ കർമ്മം കാണും, അതനുസരിച്ച് ചെയ്യുക. അതുകൊണ്ട് അലൗകികമായ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാത് കാലഘട്ടത്തിൽ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്ന രീതി ചെയ്യുകയേ തരമുള്ളൂ. അല്ല, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യാൻ ഒക്കത്തില്ല. അതിൽ വന്ന മാറ്റങ്ങളെക്കൂടി ഉൾക്കൊണ്ടുകൊണ്ടേ വൈദികന്മാർക്കും കർമ്മം ചെയ്യാൻ പറ്റും, അല്ലാതെ അതേപടി ചെയ്യുക സാധ്യമല്ല. അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് പ്രവൃത്തിയെയും നിവൃത്തിയെയും മനസ്സിലാക്കുക, അതാണ് ശാസ്ത്രം പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് കർമ്മം ചെയ്യണമെന്ന് പറയുന്നു. അതിൽ അലൗകികമായ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ദേവതാരാധനയും മറ്റും യാഗഹോമാദികളും മറ്റുമൊക്കെ അതാത് കാലഘട്ടത്തിൽ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്ന രീതി ചെയ്യുക, കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക. ഇത് മാത്രമേ ഒരാൾക്ക് യുക്തിയുക്തമായി സ്വീകരിക്കാൻ പറ്റൂ. അല്ലാതെ ശാസ്ത്രം ശാസ്ത്രം എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരുമ്പോൾ ആ കർമ്മങ്ങൾ എന്ത് കർമ്മം ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇത് രണ്ടും അറിയാത്തവരെയാണ് ഇവിടെ ആസുരാഹ, ആസുര സ്വഭാവമുള്ളവരെന്ന് പറയുന്നു. എന്ത് കർമ്മം ചെയ്യണമെന്ന് പറയുമ്പോൾ ഗുണവും കർമ്മവും ഗുണത്തിനനുസരിച്ച് കർമ്മം ചെയ്യണം. ആ ഗുണത്തിനനുസരിച്ച് കർമ്മം എന്ന് പറയുമ്പോൾ ഗുണത്തിനനുസരിച്ചുള്ള ഒരു കർമ്മത്തെ നമ്മൾ തേടിപ്പിടിക്കേണ്ട ആവശ്യം വരത്തില്ല. അവന്റെ സാഹചര്യങ്ങളിൽ അവന് വന്നു ചേരുന്ന കർമ്മങ്ങളിൽ ധാരാളം കർമ്മങ്ങൾ വന്നു ചേരും. വന്നു ചേരുന്നതിൽ അവന്റെ ഗുണത്തിനനുസരിച്ചുള്ള കർമ്മങ്ങളെ സ്വീകരിച്ച് ചെയ്യുക. അതിൽ അവന് ചേരാത്തതിനെ ഒഴിവാക്കുക, അതാണ് നിവൃത്തി. തനിക്ക് പറ്റാത്ത കർമ്മങ്ങളെ ഒഴിവാക്കുക, തനിക്ക് പറ്റിയ കർമ്മങ്ങളെ ചെയ്യുക. ഇനി ആ കർമ്മത്തെ സ്വീകരിക്കുന്നതിനും തിരസ്കരിക്കുന്നതിനും പലപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടത്തില്ല. കാരണം ജീവന്റെ ആഗ്രഹം ഒന്നായിരിക്കും, അവന് വന്നു ചേരുന്ന കർമ്മം മറ്റൊന്നായിരിക്കും. അപ്പോൾ പലരും ചോദിക്കും അതെങ്ങനെ നമുക്ക് സ്വീകരിക്കാനും തിരസ്കരിക്കാനും പറ്റും, എന്റെ ആഗ്രഹമനുസരിച്ചുള്ള പ്രവൃത്തിയല്ലോ എനിക്ക് ചെയ്യേണ്ടി വന്നത്. വാദ്യാരാകണമെന്ന് ആഗ്രഹിച്ച് പിയൂണായിപ്പോയി, പി എസ് സിയും റിസർവേഷനും ഒക്കെ വന്നപ്പോൾ വന്നു ചേരുന്നതാണ് ഇന്നത്തെ കർമ്മം എന്ന് പറയുന്നത്. ഇതെല്ലാം കണക്കിലെടുത്ത് വരുന്നതാണ്. ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു. വാദ്യാരാകേണ്ടവും പിയൂണാവും, പിയൂണാകേണ്ടവും ചിലപ്പോൾ വാദ്യാരുമാകും. അപ്പോ കർമ്മം പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ എന്റെ ഇഷ്ടമനുസരിച്ച് കർമ്മത്തെ സ്വീകരിക്കാനും തിരസ്കരിക്കാനും എങ്ങനെ പറ്റും? വന്നുചേരുന്ന കർമ്മം ചെയ്യാനേ പറ്റും. അപ്പൊ അവിടെ കർമ്മത്തെ സംബന്ധിച്ച് നമ്മുടെ പരാതി എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന കർമ്മം, കർമ്മത്തെ സംബന്ധിച്ച് നമുക്ക് പ്രതീക്ഷയുണ്ട്, സങ്കല്പമുണ്ട്. നമ്മുടെ ആഗ്രഹം അനുസരിച്ചുള്ള കർമ്മം നമുക്ക് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഭഗവാൻ നമ്മളോട് പറയുന്നില്ല നിന്റെ ആഗ്രഹമനുസരിച്ച് കർമ്മം ചെയ്യുക എന്ന് പറയുന്നില്ല. ഭഗവാൻ പറയുന്ന എന്താണ്? നിന്റെ ഗുണമനുസരിച്ചുള്ള കർമ്മം ചെയ്യുക എന്നാണ്. അർജുനന്റെ ആഗ്രഹം കർമ്മം ചെയ്യാതിരിക്കാനാണ്. ഭഗവാൻ അവിടെ പറയുന്ന എന്താണ്? നിന്റെ ഗുണമനുസരിച്ച് നിനക്ക് കർമ്മം ചെയ്തേ പറ്റൂ, നിന്റെ ഗുണമനുസരിച്ച് നിനക്ക് രാജസമായ കർമ്മങ്ങളിൽ പ്രവർത്തിക്കണം. അപ്പോൾ ആഗ്രഹമനുസരിച്ച് എന്തായാലും കർമ്മം ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ തന്റെ മുമ്പിൽ വന്നുചേരുന്ന കർമ്മങ്ങളിൽ തന്റെ ഗുണമനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുക, അതാണ്. തന്റെ ഗുണമനുസരിച്ചുള്ള കർമ്മങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിലും അത് ചെയ്തേ പറ്റൂ. ചിലപ്പോൾ ആഗ്രഹം അതിനായിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സന്യാസം എന്ന് പറയുന്ന ഒരു കർമ്മമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്യാസം ഒരു കർമ്മമാണ്. കർമ്മത്തിൽ ത്യാഗമുണ്ടെന്നേ ഉള്ളൂ, അല്ല കർമ്മത്തിന്റെ ത്യാഗമല്ല സന്യാസത്തിൽ. ഇന്നത്തെ സന്യാസത്തിൽ ഒരാൾക്കപ്പോൾ അങ്ങനെയുള്ള ഒരു കർമ്മമാണ് ആഗ്രഹം. ആഗ്രഹമാണ് ത്യാഗമുള്ള കർമ്മം. കർമ്മത്യാഗമല്ല, രണ്ടും രണ്ടാണ്. കർമ്മത്യാഗം എന്ന് പറയുന്നത് ഏട്ടിലെ പശുവാണ്, പുല്ല് തിന്നത്തില്ല. നമുക്ക് ത്യാഗമുള്ള കർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ സന്യാസം എന്ന് പറയുന്നത്. അതിനൊരാൾക്ക് ആഗ്രഹം വന്നു, പക്ഷേ അയാളുടെ ഗുണം അതിനല്ല. അയാളുടെ ഗുണമെന്ന് പറയുന്നത് എന്താണ്? ഗാർഹസ്ഥ്യകർമ്മത്തിനാണ്. എന്ന് വെച്ചാൽ കുറച്ച് മമതയും സ്വാർത്ഥതയും ഒക്കെ പുലർത്തി പോകേണ്ട ഒരു കർമ്മം, അതിനാണ് അയാളുടെ ഗുണം. അപ്പോൾ ആഗ്രഹം അനുസരിച്ച് അയാൾ സന്യാസത്തിലേക്ക് പോയാൽ അയാൾ അവിടെ പരാജയപ്പെടും. ഇതാണ് പറയുന്നതിന്റെ ചുരുക്കം. അപ്പോൾ അയാളുടെ ഗുണമനുസരിച്ചുള്ള കർമ്മം തന്നെ അയാൾ ചെയ്യണം. ഇത് മറിച്ച് സംഭവിക്കും. അയാളുടെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ അയാളെ കൊണ്ട് എത്തിക്കുന്നത് സ്വാർത്ഥതയും മമതയുമുള്ള ആ ലൗകിക കർമാനുഷ്ഠാനത്തിലാണ്, ഗാർഹസ്ഥ്യധർമ്മത്തിലാണ്. പക്ഷെ അയാൾക്കറിയാം ഇത് എന്റെ സ്വധർമ്മമല്ല, എന്റെ സ്വധർമ്മം ത്യാഗമുള്ള കർമ്മമാണ്, സന്യാസമാണ്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ അയാൾക്കത് ഉപേക്ഷിക്കേണ്ടി വരുന്നു. അത് ഉപേക്ഷിച്ചിട്ട് അയാൾ നിസ്വാർത്ഥമായ കർമ്മരംഗത്തേക്ക് പോകും. മമതയും സ്വാർത്ഥതയെന്നും വളർത്താത്ത കർമ്മരംഗത്തേക്ക് പോകും, സന്യാസത്തിലേക്ക് പോകും, ഗാർഹസ്ഥ്യത്തെ ത്യജിക്കുന്നു. മുഖ്യമായും ഈ രണ്ട് വിഷയങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഗീതയുടെ ഉപദേശം മുഴുവൻ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. നമ്മൾ പ്യൂണാകുന്നോ അധ്യാപകനാകുന്നോ എന്ന് ചിന്തിച്ചിട്ടുള്ള ഗീത ഉപദേശിക്കുന്നു. അത്ര ഒരു കാര്യമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ ഗാർഹസ്ഥ്യം സ്വീകരിക്കുന്നോ അതോ അത് ഉപേക്ഷിക്കുന്നു, ഇത് രണ്ടുമാണ് ഇവിടുത്തെ പ്രധാനമായ ചർച്ചാവശ്യം. അതിന് ആ സർവധർമ്മ പരിത്യാഗത്തിന് അധികാരികൾ വിരളമായതുകൊണ്ട് അതിനെക്കുറിച്ച് കുറച്ച് വാക്കുകളെ പറയുന്നുള്ളൂ, കാര്യമാത്രമായ ഭാഗങ്ങളെ പറയുന്നുള്ളൂ. തസ്യകാര്യന്ന വിദ്യതെ സർവധർമാൻ പരിത്യജ്യ, ഇങ്ങനെ ചെറിയ ഭാഗങ്ങൾ മാത്രം. അധികാരികൾ കൂടുതലായതിനാണ്, ഗാർഹസ്ഥ്യത്തിനാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നു. കർമ്മയോഗത്തിന്റെ നാനാഭാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഒരു സാധകന് ആസുരഭാവമാണുള്ളതെങ്കിൽ പറഞ്ഞു വരുന്ന അതാണ്, അവന് തന്റെ പ്രവൃത്തിയെയും നിവൃത്തിയെയും തിരിച്ചറിയാൻ പറ്റത്തില്ല. താൻ ഏത് മാർഗത്തിലേക്കാണ് പോകേണ്ടതെന്ന് അവന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എങ്ങോട്ട് തിരിയണം? ഒരാൾ ഗാർഹസ്ഥ്യത്തിലേക്ക് തിരിയണമോ അത് പ്രവൃത്തി, അതോ അത് ഉപേക്ഷിക്കണം. ഇത് അയാൾക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. അർജുനൻ ആഗ്രഹിച്ചത് അത് ഉപേക്ഷിക്കാനാണ്, കർമ്മരംഗത്തെ പാടെ ഉപേക്ഷിക്കുക. ഭഗവാൻ അത് പറഞ്ഞു, അത് ശരിയല്ല, അത് ആസുരബുദ്ധിയാണ്. അർജുനനെ സംബന്ധിച്ചിടത്തോളം അത് ആസുരബുദ്ധിയാണ്. അർജുനൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്താണ്, കർമ്മരംഗമേ വേണ്ട. പക്ഷെ ആസുര ഗുണമുള്ള ഒരുവനത് ചെയ്യാൻ പാടില്ല, അത് തീരുമാനിക്കേണ്ടത് സ്വന്തം ഗുണത്തെ മുൻനിർത്തിയാണ്. പ്രകൃതി നിന്നെ നിയോഗിക്കും, നീ പ്രവർത്തിക്കും. അതുകൊണ്ട് പ്രകൃതിയെ ഉപേക്ഷിക്കരുത്. ഒന്നാം അധ്യായം ചർച്ച ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞു, കാരണം ഇതിലെ മുഴുവൻ ഉപദേശങ്ങളും ആ ഒന്നാം അധ്യായത്തിലെ അർജുനന്റെ പ്രശ്നങ്ങൾക്കുള്ള സമാധാനമാണ്. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ തന്നെ പൂർവപക്ഷം എന്ന് പറയും. അവിടെ അർജുനൻ നിവർത്തനായിട്ടാണ് നമ്മൾ കാണുന്നത്. സശരം ചാപം, ആ ചാപത്തെയും ശരത്തെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് തേർത്തിടത്തിൽ ഇരുന്നെന്നാണ്. അതാണ് നിവൃത്തി. ആ നിവൃത്തിയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അർജുനനോട് പറയുന്നു, നീ നിവൃത്തിയെ സ്വീകരിച്ചു, പക്ഷേ അസുരന്മാർക്ക് ഈ നിവൃത്തിയും പ്രവൃത്തിയും ഒന്നും തിരിച്ചറിയാൻ ഒക്കത്തില്ല. പ്രവൃത്തിയുടെ മാർഗത്തിൽ നിൽക്കേണ്ടവനായ നീ നിവൃത്തിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം നിന്റെ ആസുര സ്വഭാവമാണ്. അപ്പം എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കേണ്ടത് നിന്റെ ഗുണത്തിനനുസരിച്ചാണ്, നിന്റെ ആഗ്രഹം അനുസരിച്ചല്ല. ആഗ്രഹമോ ഇച്ഛയോ ഇച്ഛാഭംഗവുമാകും. അർജുനനെ നിവൃത്തിയിലേക്ക് നയിക്കുന്നത് ഇച്ഛ മാത്രമല്ല, ഇച്ഛാഭംഗവുമുണ്ട് അതിന്. ഞാനവിടെ പറഞ്ഞു, കൃപ പരയാ കൃപയാവിഷ്ട മമത, ആ മമതയിൽ നിന്നുണ്ടായ മറ്റു കാര്യങ്ങളാണ് അവിടെ നിവൃത്തിയിലേക്ക് നയിച്ചത്. ഇത് ആസുരന്മാരുടെ സ്വഭാവമാണ്. നീ ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലായി എത്തിയിരിക്കുന്നത്, ആസുര സ്വഭാവം നിന്നെ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നൊരാൾ തീരുമാനിക്കേണ്ടത് ആദ്യം, അതാണ് ആദ്യം തീരുമാനിക്കേണ്ടി വരുന്നത്, അവന്റെ ഗുണമനുസരിച്ചാണ്. സാധാരണഗതിയിൽ നമ്മളത് ചർച്ച ചെയ്യുന്നത് മറന്നിട്ടില്ല, ഞാനിത് പറയുന്നു. പക്ഷേ ഗീത ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണോ, ഇത് മോക്ഷശാസ്ത്രമാണ്, ഇത് സ്മൃതിയല്ല, ഭൗതിക ശാസ്ത്രമല്ല. മോക്ഷശാസ്ത്രമാകുമ്പോൾ അവിടെ മറ്റ് സ്മൃതികളിൽ പറയുന്നത് പോലെ ഇന്നാരിന്ന പ്രവൃത്തി ചെയ്യണം, ഇന്നാരും മറ്റൊരു പ്രവൃത്തി ചെയ്യണം, വേറൊരു ഇന്ന പ്രവൃത്തി ചെയ്യണം, ആ രീതിയിലല്ല ഗീത ചർച്ച ചെയ്യുന്നത്. കാലഹരണപ്പെട്ട അത്തരം സ്മൃതികൾ നോക്കിയിട്ട് ഇന്ന് കർമ്മം ചെയ്യാനുമല്ല ഗീത ഉപദേശിക്കുന്നു. കർമ്മങ്ങൾ എന്താണെന്നറിയുന്നതിന് വേണ്ടി നമ്മളിന്ന് മനുസ്മൃതി അവലംബിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല. എന്തെങ്കിലും ചിലത് അതിൽ കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഭഗവാൻ പറയുന്ന ഈ കാര്യം അവിടെ കിട്ടത്തില്ല. ഭഗവാൻ പറയുന്ന എന്താണ്, എന്ത് ചെയ്യണമെന്ന് നീ തീരുമാനിക്കേണ്ടത് നിന്റെ ഗുണത്തെ നോക്കിയാണ്. അപ്പൊ ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്, ഗുണത്തെ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രം. അതങ്ങനെ അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്ന ശാസ്ത്രം അല്ലാതായിത്തീരും. അത്തരം ഒരു വിസ്മരണം ഭഗവാന് സംഭവിക്കത്തില്ലല്ലോ. അതുകൊണ്ട് തന്റെ മുമ്പിൽ കർമ്മവും കർമ്മത്യാഗവും വരുമ്പോൾ അവിടെ തീരുമാനിക്കണം, എന്താണോ എന്റെ സ്വഭാവത്തിന് ചേർന്ന എന്താണ്, കർമ്മമാണോ കർമ്മത്യാഗമാണോ. തന്റെ ഗുണത്തെ ശരിക്കും മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്തു. ഒരുത്തിന് സ്വയം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലോ, അതാണ് ആധ്യാത്മിക മാർഗത്തിൽ വരുന്ന ഏറ്റവും വലിയ കുഴപ്പം. തന്റെ ഗുണം തനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ തോന്നും താൻ പരമ സാത്വികനാണ്, ചിലപ്പോൾ തോന്നും താൻ പരമ കുഴപ്പക്കാരനാണ്. ഇത് രണ്ടും സർവർക്കും അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. എല്ലാ നാർക്കെങ്കിലും ധൈര്യമായിട്ട് പറയാമെങ്കിൽ എഴുന്നേറ്റ് ഇരിക്കുക, ഞാൻ പട്ടും വളയും നൽകാം. പഴയ സമ്പ്രദായം അനുസരിച്ച് ഒരുത്തിനും പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഈ സാത്വിക രാജസ താമസ ഭാവങ്ങൾ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുടെ ഉള്ളിൽ ആസുര ഭാവങ്ങളുണ്ടെന്നും അതിനെ പ്രദർശിപ്പിച്ച് അതിനെ ഉപേക്ഷിക്കണമെന്നും ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു എന്നാണ് ആചാര്യസ്വാമികളും പറയുന്നത്. അതുകൊണ്ട് എന്ത് കർമ്മം ചെയ്യണമെന്നുള്ളതിന് അവന്റെ ഗുണമനുസരിച്ച് അവന്റെ മാർഗത്തെ തിരഞ്ഞെടുക്കണം എന്ന് നമ്മൾ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗങ്ങൾ തുടർന്നുള്ള ഭാഗങ്ങളെല്ലാം പറയുന്നത്. അത് മോക്ഷശാസ്ത്രം എന്നുള്ളതിലേക്ക്. മറിച്ച് നിന്റെ ഗുണമനുസരിച്ച് സാധന പറഞ്ഞു വരുമ്പോൾ നിന്റെ ഗുണങ്ങളനുസരിച്ച് ഇന്ന ഇന്ന കർമ്മങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതല്ല. ഇന്ന് നമ്മുടെ മുമ്പിൽ വരുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങളൊന്നും നമ്മുടെ ഗുണമനുസരിച്ച് നമ്മൾക്ക് സ്വയം തിരഞ്ഞെടുക്കാവുന്ന കർമ്മങ്ങളല്ല. നമ്മുടെ മുമ്പിൽ അതാണ് നമ്മൾ പ്രത്യക്ഷമായി കാണുന്നത്. നമ്മൾക്ക് വന്നുചേരുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു. ചിലപ്പോൾ ആ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾക്ക് ഗുണത്തിനനുസരിച്ചെന്നും വരാം, അനുസരിച്ചില്ലെന്നും വരാം. ആ കർമ്മങ്ങൾ നമ്മൾ പിടികൂടുകയാണ്, അതാണ് സംഭവിക്കുന്നത്. പറഞ്ഞില്ലേ, അധ്യാപകനാകേണ്ട ആള് പോലീസാകും, പോലീസാകേണ്ട ആള് അധ്യാപകനായാൽ പിള്ളേരുടെ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ കർമ്മത്തെ എന്റെ ഗുണമനുസരിച്ച് ഈ ഒരു കർമ്മത്തെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞാൽ ആ തിരഞ്ഞെടുപ്പ് പലപ്പോഴും അസംഭവമായി തീരും. ചിലപ്പോൾ അത് കഴിഞ്ഞെന്ന് വരാം, പക്ഷേ എപ്പോഴും അത് കഴിയണമെന്നില്ല. അതിന് വേറെങ്ങും പോണ്ട, ആശ്രമത്തിൽ കഴിയുന്നവരെ തന്നെ എടുത്താൽ മതി. പറയും, ഞാൻ ആശ്രമത്തിൽ വന്നത് ഒരു സ്വാമിയായിട്ടിരിക്കാമെന്നും പറഞ്ഞാണ്. കുറിയൊക്കെ അടിച്ച്, രുദ്രാക്ഷമാലയൊക്കെ ഇട്ട്, കാവ്യൊക്കെ അടിച്ച്, നമശിവായ എന്ന് പറഞ്ഞ് ഇരിക്കാമെന്ന് പറഞ്ഞ് ആശ്രമത്തിൽ വന്നു. പക്ഷെ ഇവിടെ കുസിനിയിലാണ് ഇപ്പോൾ പണി, അതുകൊണ്ട് എൻ്റെ ആത്മീയം പോയി, സന്യാസവും പോയി, പിന്നെ ഈ ജന്മം ഇങ്ങനെ പോട്ടെ, അടുത്ത ജന്മം ശരിയാക്കാം. ഇങ്ങനെ സമാധാനപ്പെടുന്നവരല്ലേ ഒട്ടും മിക്ക പേരും, അല്ലാന്നാരെങ്കിലും പറയട്ടെ. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞാണ്, നമ്മൾ നിൽക്കുന്ന കർമ്മരംഗങ്ങൾ നമുക്ക് പറ്റിയതല്ല എന്നുള്ള തോന്നല് മിക്കവാറും എല്ലാവരുടെ മനസ്സിനുമുണ്ട്, പരസ്യമായി പറഞ്ഞില്ലെങ്കിലും. അതൊരു മിഥ്യാധാരണയായി മനസ്സിൽ വച്ചുകൊണ്ടാണ് മിക്കവാറും പേരും ആത്മീയ ജീവിതം നയിക്കുന്നത്. ഇതിനവർക്ക് പൊരുത്തപ്പെടുത്താൻ കഴിയും. നമ്മുടെ ആത്മീയ സാഹചര്യങ്ങളും നമ്മുടെ ആത്മീയ ജീവിതവുമായി പൊരുത്തപ്പെടുന്നില്ല. നമ്മൾ ചെയ്യുന്നത് വേണ്ടാത്തതാണെന്നൊരു തോന്നല്. ചിലർ പിന്നീട് ആ കർമ്മത്തിലേക്ക് വന്ന് ഇതിന്റെ രഹസ്യവും താല്പര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ആ കർമ്മത്തിൽ മുഴുകിയിട്ട് എന്നാൽ തൽക്കാലം ഇരുത്തിയിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആത്മീയതയെ വിസ്മരിക്കുകയും ചെയ്യും. ചിലരങ്ങനെയല്ല, ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപമോ കൊണ്ട് ഇത് രണ്ടും കൊണ്ട് മുമ്പോട്ട് പോകും. കുറച്ച് ആത്മീയതയും കാണും, കുറച്ച് അവർ കരുതുന്ന വേണ്ടാതീനങ്ങളും കാണും. വേണ്ടാതീനങ്ങളെന്ന് പറയുന്നത് അകർമ്മരംഗം. ഇതല്ലേ വാസ്തവത്തിൽ, ഇങ്ങനെയല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? കാരണം ഇതിനെ പൊരുത്തപ്പെടുത്താൻ കഴിയുന്നില്ല. ഒരു ഭാഗത്ത് തത്വജ്ഞാനം, അത് മുറിയാണെങ്കിലും അല്ലെങ്കിൽ മുറിഞ്ഞതാണെങ്കിലും, വൈരാഗ്യം അത് മന്ദമാണെങ്കിലും, ഇങ്ങനെ കുറെ സാധന ചതുഷ്ടയ സമ്പത്തികൾ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഒരിക്കലും പൊരുത്തപ്പെടാത്ത കർമ്മരംഗങ്ങൾ. ഇതിന്റെ ഇടയ്ക്ക് കടന്ന് ഞെരുപിരി കൊണ്ടുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം ജപിക്കുന്നത്. ഇത് ഒരു പരമാർത്ഥമാണ്. ഇതിനൊരു പരിഹാരം ഗീതയിലൂടെ മാത്രമേ സാധ്യമാകൂ, വിവേകത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ആധ്യാത്മികമായ വാസനകളെ, നമ്മുടെ ആധ്യാത്മികമായ ഭാവനകളെ, നമ്മുടെ ആധ്യാത്മികമായ കാഴ്ചപ്പാടുകളെ, നമ്മുടെ ആധ്യാത്മികമായ അനുഷ്ഠാനങ്ങളെ എല്ലാം നമ്മുടെ കർമ്മരംഗങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. അത് ഗീതയിലൂടെ മാത്രമേ സാധ്യമാകൂ. ലളിതാ സഹസ്രനാമം വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, അതിന് അതിൻ്റെതായ മഹത്വമുണ്ട്. പക്ഷേ അതേസമയം നമ്മൾ ഗീതയുടെ മഹത്വത്തെയും മനസ്സിലാക്കണം. അത് ചെയ്യുന്ന ഗുണം ഒന്നാണ്, ഇത് ചെയ്യുന്ന ഗുണം അത് മറ്റൊന്നാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഭാഷ്യകാരൻ പറയുന്നത്, നിന്റെ ആസുരഭാവങ്ങളെ തിരിച്ചറിയണം. നമ്മൾ ഈ പൊരുത്തക്കേട് നമ്മളിൽ വരുന്ന, അതാണ് നമ്മുടെ ആസുരഭാവം. അർജുനനോട് പറയുന്നതും അർജുനന്റെ ഈ അവസ്ഥ, അർജുനൻ പരമമായ ത്യാഗമെന്നും പരമമായ വിവേകമെന്നും കരുതുന്ന അർജുനന്റെ അവസ്ഥ, അതൊരു ആസുരഭാവമെന്നാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ആസുരഭാവങ്ങളെ പറയുന്നത്. ഈ ആസുരഭാവങ്ങളെല്ലാം വച്ച് അർജുനനെ കുറിച്ച് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് തോന്നുന്നു അർജുനന്റെ അസുരനാണെന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ നമ്മളെ കുറിച്ച് ചിന്തിക്കുക, അത് തന്നെ നമ്മളെ കുറിച്ച് നമുക്ക് തോന്നുന്നു. അപ്പൊ അവിടെ പ്രവൃത്തി നിവൃത്തികൾ, അതിൽ മുഖ്യമായ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് വരുന്നത് താൻ ഏത് തരത്തിലുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതല്ല. അതാണ് ഗീത തുടങ്ങുന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞു. അർജുനന്റെ ചോദ്യങ്ങളെല്ലാം അർജുനന്റെ നിലയിൽ നിന്ന്, ഭഗവാന്റെ മറുപടിയെല്ലാം ഭഗവാന്റെ നിലയിൽ നിന്ന്. ഈ രണ്ടു നിലയും ഒന്നല്ല, ഇത് രണ്ട് വിരുദ്ധ ധ്രുവങ്ങളാണ്. ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും പോലെയാണ്. ഇവിടെ എന്താണ്? ഭഗവാൻ അർജുനന്റെ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ്, അർജുനൻ ഭഗവാന്റെ നേരെയും സഞ്ചരിക്കുന്നു. ഇവര് രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടിയാല് കാര്യം ശരിപ്പെടുത്തുള്ളൂ. നമ്മുടെ നിലയിൽ നിന്നുകൊണ്ട് ഇത് ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിമുട്ടായിത്തീരും. നമ്മുടെ ചുവടൊന്ന് മാറ്റി ചവിട്ടിയാലേ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഗീതയുടെ താല്പര്യം സ്വന്തം നിലയിൽ നിന്ന് മനസ്സിലാക്കാൻ ആർക്കും പറ്റത്തില്ല. ഭഗവാന്റെ അടുത്തേക്ക് നീങ്ങിയാലേ ഇത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഭഗവാനും ഒരു ചുവട് മുമ്പോട്ട് വയ്ക്കും. ആ ഒരു പൊരുത്തം, അല്ലെങ്കിൽ ഗുരു ശിഷ്യ പാരസ്പര്യം എന്ന് പറയും, അതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആത്മവിദ്യ. അതുകൊണ്ട് ഇതിനെ, ഗീതയെ പൂർണ്ണമായും ഒരു ആധ്യാത്മിക തലത്തിൽ തന്നെ മനസ്സിലാക്കും. അപ്പൊ പലരും പറയും ഞങ്ങൾക്ക് ഗീതയുടെ മറ്റു കാര്യങ്ങളൊക്കെയാണല്ലോ ആവശ്യമുള്ളത്. അത് ഇതിൽ നിന്ന് മറ്റു കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ, അതിന് വിരോധം പറയുന്നില്ല. മാനേജ്മെന്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒക്കെ ആകാം, പക്ഷേ ഇതിന്റെ ആധ്യാത്മിക ആശയങ്ങൾ വെളിപ്പെടുമ്പോൾ അതിൽ നിന്നുകൊണ്ട് നമുക്കെന്തെങ്കിലും ഭൗതിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ നല്ലത് തന്നെ. പക്ഷെ ഇവിടെ പ്രാധാന്യം ആധ്യാത്മികതയ്ക്കാണ്, ഇവിടെ പ്രാധാന്യം ദൈവീ സമ്പത്തിനും ആസുരി സമ്പത്തിനുമാണ്. അത് ആത്മീയതയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്, മറ്റൊന്നിനും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ആ തലത്തിൽ പോകുമ്പോൾ ഇവിടെ പ്രവൃത്തി നിവൃത്തി എന്ന് പറയുന്നത് രണ്ടേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അവൻ കർമ്മമാർഗത്തിൽ ഗാർഹസ്ഥ്യത്തിന്റെ മാർഗത്തിൽ നിൽക്കണമോ അതോ അത് വിടണമോ, അത് രണ്ടു മാത്രമേ ഉള്ളൂ. ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങളിലെല്ലാം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് തന്നെയാണ്. അതിനി പുരാണത്തിലായാലും ഇതിഹാസത്തിലായാലും സ്മൃതികളിലായാലും അതിലെവിടെയെങ്കിലും ഈ ആധ്യാത്മിക വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ അവിടെ ചർച്ച ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്, സന്യസിക്കണമോ വേണ്ടയോ, ഇതേ ഉള്ളൂ അവിടെ. വേണമെന്നും വേണ്ടെന്നും രണ്ട് പക്ഷം. അതിലേത് സ്വീകരിക്കും അവൻ പറയും, നിന്റെ യോഗ്യത അനുസരിച്ച് സ്വീകരിക്കുക. അതൊന്നു മാത്രമേ ഒരാൾക്ക് തന്റെ ഗുണത്തിനനുസരിച്ച് സ്വീകരിക്കാനും ത്യജിക്കാനും പറ്റൂ. അതാണ് പറഞ്ഞു വരുന്നത്. മറ്റ് കർമ്മരംഗങ്ങൾ നമുക്ക് നമ്മുടെ ഗുണങ്ങൾക്കനുസരിച്ച് നമുക്ക് സ്വീകരിക്കാനോ ത്യജിക്കാനോ കഴിഞ്ഞു എന്ന് വരില്ല. ആ കർമ്മരംഗങ്ങളിൽ ചിലപ്പോൾ നമ്മൾക്ക് എത്തിച്ചേരുന്ന നമ്മുടെ പ്രാരബ്ധം അനുസരിച്ചായിരിക്കും. അല്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? താൻ ആഗ്രഹിച്ച ആളാണോ ആയിത്തീർന്നു, അങ്ങനെയാണോ ആയിത്തീർന്നു? അല്ല, താൻ ആഗ്രഹിച്ച കർമ്മരംഗത്താണോ ഒരാൾ പോയി പ്രവർത്തിച്ചത്? ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം, സംഭവിച്ചില്ലെന്നും വരാം. അപ്പൊ അവിടെ അതിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ആഗ്രഹമോ അല്ലെങ്കിൽ നമ്മളിൽ പ്രകടമായി കാണുന്ന ഗുണങ്ങളോ അല്ല. നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ് നമ്മളതിനെ വിളിക്കുന്നത് പ്രാരബ്ധം. ആ കർമ്മത്തെ നിശ്ചയിക്കുന്നതിന് നമുക്ക് ഗീതാശാസ്ത്രത്തെ ഉപയോഗിക്കാമെന്ന് കരുതുന്ന വിഡ്ഢിത്തമാണ്. നിന്റെ ഗുണമനുസരിച്ച് നീ കർമ്മം ചെയ്യുമെന്ന് ഒരൊഴുക്കം വെട്ടി പറഞ്ഞാൽ അവൻ ഗുണത്തെ അന്വേഷിച്ചും കർമ്മത്തെ അന്വേഷിച്ചും ജീവിതകാലം മുഴുവൻ നടന്നാലും ഇവന് രണ്ടും പിടികിട്ടത്തില്ല. ഇത് രണ്ടും അവന് പൊരുത്തപ്പെടാനും ഒക്കത്തില്ല. അപ്പൊ അതല്ല ഉദ്ദേശിക്കുന്നു. നമ്മുടെ അനുഭവത്തിൽ നിന്നെങ്കിലും മനസ്സിലാക്കുക, നമ്മുടെ ഗുണത്തിനനുസരിച്ചുള്ള കർമ്മങ്ങളായിരിക്കില്ല നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ എന്താണ് പ്രവൃത്തിയും നിവൃത്തിയും എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്? ഈ രണ്ട് കാര്യങ്ങൾ സ്വീകരിക്കാം. ഒരുവന്റെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതും ത്യജിക്കേണ്ടതുമായി വരുന്ന രണ്ട് കാര്യങ്ങൾ. അവിടെ നമുക്കൊരു തീരുമാനമെടുക്കാം, എന്റെ ഗുണത്തിന് ചേർന്നത് ഇന്നതാണ്, ഇത് ഉള്ളിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഭഗവാൻ പറയുന്നതല്ല. അത് തെളിച്ചെടുക്കുകയാണ് ഭാഷ്യകാരം ചെയ്തത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞു ഇവിടെ പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും എന്ന് പറഞ്ഞ് രണ്ടുണ്ട്. അത് സനാഗാദികൾ സ്വീകരിച്ചത് നിവൃത്തി മാർഗമാണ്, മറ്റൊന്ന് പ്രവൃത്തി മാർഗമാണ് എന്നെല്ലാം അവിടെ പറഞ്ഞു. അതാണ് ഇതിന്റെ അടിസ്ഥാനം. അത് പ്രധാന വ്യാഖ്യാതാക്കളെല്ലാം അത് സ്വീകരിക്കുന്നുണ്ട്. സന്യാസത്തിന്റെയും കർമ്മത്തിന്റെയും പ്രാധാന്യം. അതുകൊണ്ട് പ്രവൃത്തി നിവൃത്തി എന്ന് പറയുന്നതുകൊണ്ട് മുഖ്യമായിട്ട് അതിനെയാണ് സ്വീകരിക്കേണ്ടത്. അതേ സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ. അത് അസുരന്മാര് തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ തന്നെ തിരിച്ചറിയുന്നില്ല എന്നാണ്. ആത്മീയ മാർഗമെന്ന് ഊന്നിപ്പറയാൻ കാരണം ഇത് മോക്ഷശാസ്ത്രമായതുകൊണ്ട്. നമ്മുടെ ശാസ്ത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയും, നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളും ഈ ആത്മീയ ശാസ്ത്രമല്ല, മറ്റു എല്ലാ ശാസ്ത്രങ്ങളും ഉപദേശിച്ചിരിക്കുന്നത് സംസ്കാരമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ആ സംസ്കാര ശൂന്യന്മാർക്ക് വേണ്ടി ഒരു ശാസ്ത്രവുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ചണ്ടാളന് ശാസ്ത്രത്തിന് അവകാശമില്ല എന്ന്. എന്നുവെച്ചാൽ ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ ശാസ്ത്രത്തെ ഉൾക്കൊള്ളുന്നതിനുള്ള സംസ്കാരമില്ലാത്തവൻ. അവന് ശാസ്ത്രമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തിന്റെ വിധി നിഷേധങ്ങളൊന്നും ബാധകമേ അല്ല. ഇത് ഭൗതികമായ ശാസ്ത്രങ്ങളെ സംബന്ധിച്ച് ഇതാണ് നിയമമെങ്കിൽ ആധ്യാത്മിക ശാസ്ത്രത്തെ സംബന്ധിച്ച് എന്തായിരിക്കും? അത് ആധ്യാത്മിക ജിജ്ഞാസ, ആധ്യാത്മിക സംസ്കാരമുള്ളവന് വേണ്ടിയിട്ടാണ് ആ ശാസ്ത്രം. അതൊന്നുമില്ലാത്ത ലൗകികന് വേണ്ടിയിട്ടല്ല. അപ്പോൾ അതൊന്നുമില്ലാത്ത ഒരു ലൗകികനോട് അവന്റെ ജീവിതവുമായിട്ട് ഗീതയെ യോജിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിനെന്താണ് പ്രസക്തിയുള്ളത്? ഇതിന് യാതൊരു പ്രസക്തിയില്ല. മോക്ഷശാസ്ത്രം, മോക്ഷം വേണ്ടാത്തവനോട് മോക്ഷശാസ്ത്രം പറഞ്ഞിട്ട് എന്താ കാര്യം? ഒന്നുമില്ല. സാധാരണ മനുഷ്യർ പറയുന്നത് എന്താണ്? ഗീതയിൽ പറയുന്നത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് കർമ്മം. അതുകൊണ്ട് നിങ്ങളുടെ ഗുണത്തിനനുസരിച്ച് നിങ്ങൾ കർമ്മം ചെയ്യണം. ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? ഈ ലോകത്തിൽ ആർക്കെങ്കിലും അവന്റെ ഗുണമനുസരിച്ചുള്ള കർമ്മം ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും കഴിഞ്ഞെന്നിരിക്കും. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല. ചിലർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്നത്തെ ചുറ്റുപാടില്ലാതൊന്നും ഒരിക്കലും സാധ്യമേ അല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗീതയ്ക്ക് യാതൊരു പ്രസക്തിയില്ലാതെ വരും. ഇത് കാലഹരണപ്പെട്ട ഇതായിപ്പോ. അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ സ്വധർമ്മത്തെക്കുറിച്ചും ഗുണകർമ്മങ്ങളെക്കുറിച്ചും പറയുന്നത്. ഗീതയിൽ ഒരിടത്തും ഇന്ന വർണ്ണത്തിൽപ്പെട്ടവൻ ഇന്ന കർമ്മം ചെയ്യണമെന്ന് പറയുന്നില്ല. മറിച്ച് എന്താണ് പറയുന്നത്? ഇന്ന ഗുണങ്ങളോടുകൂടിയവൻ ഇന്ന കർമ്മങ്ങളാകാം, അല്ലെങ്കിൽ ഒരുവൻ ഇന്ന കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ പറയുന്നു അവന് നമുക്ക് ഇന്ന ഗുണങ്ങളെ കണ്ടെത്താം എന്നൊരു പൊതുവായ നിയമം പറയുകയാണ്. ഓരോ വ്യക്തിയും എടുത്തിട്ട് അത് പറയുന്നതല്ല. പൊതുവേ ഗുണങ്ങളും കർമ്മങ്ങളും തമ്മിലൊരു ബന്ധമുണ്ട്. ആ തരത്തിലൊരു പൊതുവായ നിയമം മാത്രം പറയുകയാണ്. അല്ല, സമൂഹത്തിൽ ഓരോ വ്യക്തിയും തന്റെ ഗുണങ്ങൾക്കനുസരിച്ച് കർമ്മത്തെ തിരഞ്ഞെടുത്ത് അത്തരം കർമ്മങ്ങളെ അനുഷ്ഠിക്കണം എന്ന് വിധിക്കുകയല്ല. അതൊരു വിധിയല്ല. ഗുണവും കർമ്മവുമായിട്ടൊരു ബന്ധമുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നു. ബാഹ്യമായി ഭൗതികമായി ചിലപ്പോൾ അത് പൊരുത്തപ്പെട്ടെന്ന് വരാം, പൊരുത്തപ്പെട്ടില്ലെന്നും വരാം. അതുകൊണ്ട് പ്രവൃത്തി നിവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു ഭാഗത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നു, മറിച്ച് കർമ്മത്തിനും കർമ്മത്യാഗത്തിനും. എന്നുവെച്ചാൽ ഗാർഹസ്ഥ്യത്തിനും ഗാർഹസ്ഥ്യം ഉപേക്ഷിച്ചുള്ള കർമ്മത്തിനും, ആ രണ്ട് തരത്തിലാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ കർമ്മമണ്ഡലത്തിലേക്ക് വരുമ്പോൾ ആ കർമ്മം എങ്ങനെ ചെയ്യണം, അതിനുവേണ്ടിയിട്ട് കർമ്മയോഗത്തെക്കുറിച്ചും പറയുന്നു. കർമ്മത്യാഗം എന്ന് പറയുന്ന ഒന്നുണ്ട്, പക്ഷെ കർമ്മയോഗത്തിലെ കർമ്മത്യാഗം അതിനും പ്രാധാന്യം കൊടുത്ത് പറയുന്നു. അത് നമ്മൾ ഈ എല്ലാ ഭാവങ്ങളെയും ചിന്തിച്ച് പൊരുത്തപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രവൃത്തിയും ച പ്രവർത്തനം യസ്മിൻ പുരുഷാർത്ഥ സാധനയെ കർത്തവ്യെ പ്രവൃത്തി താം. പുരുഷാർത്ഥ സാധനങ്ങൾ കർത്തവ്യമായി വരുന്നു, അതിനുള്ള പ്രവൃത്തി. ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവൃത്തി. നിവൃത്തിയും ച തദ് വിപരീതാം യസ്മാത് അനർത്ഥഹേതോ നിവർത്തതവ്യം സാ നിവൃത്തി. അനർത്ഥഹേതുക്കളിൽ നിന്നുള്ള നിവൃത്തി. ഇവിടെ അനർത്ഥഹേതുവായി വരുന്ന എന്താണ്? കാമനയോടെ മമതയോടെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അനർത്ഥഹേതുവാണ്. അതിൽ നിന്നുള്ള നിവൃത്തി. താംച ജനാഹ, ഇക്കാര്യത്തെ ജനങ്ങൾ ആസുരാഹ ന വിധു ന ജാനന്തി, ആസുര സ്വഭാവമുള്ളവർ ഇത് തിരിച്ചറിയുന്നില്ല. പ്രധാനമായിട്ടത് തിരിച്ചറിയും. താൻ പ്രവൃത്തിയെ സ്വീകരിക്കണമോ നിവൃത്തിയെ സ്വീകരിക്കണമോ. പ്രവൃത്തിയെ ഭഗവാൻ നിഷേധിക്കുന്നില്ല, അത് അനാവശ്യമാണെന്ന് പറയുന്നില്ല. അതും ആവശ്യമുള്ളതെന്ന് തന്നെ പറയുന്നു. നിവൃത്തി അതും ആവശ്യമുള്ളതെന്ന് തന്നെ പറയുന്നു. അത് വേണ്ടാത്തതാണെന്ന് പറയുന്നില്ല. അതിനെ തന്നെ രണ്ടു തരത്തിൽ പറയും ഗീതയിൽ. ഒന്ന് പ്രവൃത്തിക്കുള്ളിൽ വരുന്ന നിവൃത്തി, മറ്റൊന്ന് പ്രവൃത്തി വിട്ടുള്ള നിവൃത്തി. രണ്ടുണ്ട്. പ്രവൃത്തിയിൽ തന്നെ നിവൃത്തി വരുന്നുണ്ടല്ലോ. എന്താണ്? നല്ലതും ചീത്തയും നന്മയും തിന്മയും. അതാണ് പ്രവൃത്തിക്ക് അകത്തു വരുന്ന നിവൃത്തി. അതൊന്നും. പിന്നെ പ്രവൃത്തികളിൽ നിന്നുള്ള നിവൃത്തി, അതാണ് സർവധർമ്മാൻ പരിത്യജ്യ എന്ന് പറയുന്നത്, സർവധർമ്മ സന്യാസ്. ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കണം. തേന വിധു, അതറിയുന്നില്ല. ഇത് മുഖ്യമായ കാര്യം. ഒന്ന് പ്രവൃത്തിയെ അറിയണം, ആ പ്രവൃത്തിക്ക് അകത്തുള്ള നിവൃത്തി അറിയണം. രണ്ടാമത് സർവപ്രവൃത്തികളിൽ നിന്നുള്ള നിവൃത്തി അറിയണം. പ്രധാനമായിട്ട് വരുന്ന ഇതാണ്, ഒന്ന് പ്രവൃത്തി, മറ്റൊന്ന് സർവപ്രവൃത്തികളിൽ നിന്നുള്ള നിവൃത്തി. ഇത് അർജുനനും മനസ്സിലായില്ല. അർജുനനും ആസുര സ്വഭാവം വന്നു. അതുകൊണ്ട് നീ ധരിക്കുന്നത് പോലെയല്ല ഈ പ്രവൃത്തി നിവൃത്തി എന്ന് പറയുന്നത്. നീ ധരിക്കുന്ന പോലെയല്ല. കർമ്മം ചെയ്യാൻ കടപ്പെട്ടവൻ ആ കർമ്മങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിവൃത്തിയാകത്തില്ല. അതിന് നിവൃത്തി സർവകർമ്മ സന്യാസം, അത് പരമമായ നിവൃത്തിയാണ്. പക്ഷെ അത് നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല. തൽക്കാലം ഇവിടെ നിന്ന് മാറിയെന്ന് പറഞ്ഞാൽ അത് നിനക്ക് ശ്രദ്ധിക്കത്തില്ല. ഇതാണ് പറഞ്ഞു വരുന്നത്. ഇനി പ്രവൃത്തിയിൽ തന്നെ ഇടപെട്ടാലോ, അവിടെ നീതിയും ധർമ്മവും എല്ലാം അനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അത് മറ്റൊരു വിഷയമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്മൃതികളുടെ വിഷയം. അതിലും നമ്മൾക്ക് ഇന്ന് സ്മൃതികളെ ആശ്രയിക്കാൻ കഴിയാതിരിക്കുന്നു. അതാണ് വിശേഷിച്ച് പറഞ്ഞത്. കാലത്തിനനുസരിച്ചും അറിവുള്ളവരെന്ന് പറയുന്നതനുസരിച്ച് നമ്മൾക്കത് സ്വീകരിക്കേണ്ടി വരുന്നു. നമ്മളെ സംബന്ധിച്ച് മുഖ്യമായി വരുന്ന മറ്റു പല വിഷയങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ പല സന്ദർഭത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. നമ്മുടെ ആസുര സ്വഭാവമുള്ളവർ ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് വളരെയധികം വിശദീകരണം ആവശ്യമുള്ള കാര്യങ്ങളാണ്. തുടർന്നു വരുന്ന ഭാഗത്തും അത് നമ്മൾ ചർച്ച ചെയ്യും. അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പര സംഭൂതം കിമന്യത് കാമഹൈതുകം ഏതാം ദൃഷ്ടിമവഷ്ടഭ്യാ നഷ്ടാത്മാനോൽപബുദ്ധയാ പ്രഭവന്ത്യുഗ്രകർമാണ ക്ഷയായ ജഗതോ ഹിതാഃ കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദാന്വിതാഃ മോഹാം ഗൃഹീത്വാ സദ്ഗ്രാഹാൻ പ്രവർത്തന്തേ ശുചിവ്രതാഃ ചിന്താം അപരിമേയാം ച പ്രണയാന്താമുപാശ്രിതാഃ കാമോപഭോഗപരമാഃ ഏതാവതിതി നിശ്ചിതാഃ ആശാപാശശതൈർബദ്ധാ കാമക്രോധപരായണാഃ ഈഹന്തി കാമഭോഗാർത്ഥം അന്യായേനാർത്ഥ സഞ്ചയാൻ ഇദം അദ്യമയാ ലബ്ധം ഇദം പ്രാപ്സ്യേ മനോരഥം ഇദം അസ്തീദമഭിമേ ഭവിഷ്യതി പുനർധനം അസോ മയാ ഹതശത്രുർ അന്യശേഷാപരാനപി ഈശ്വരോഹമഹം ഭോഗി ശുദ്ധോഹം ബലവാൻ സുഖി ആഢ്യോ അഭിജനവാൻ അസ്മി ഓന്യോസ്തി സദൃശോ മയാ യക്ഷേ ദാസ്യാമി മോദിഷ്യേ ഇത്യജ്ഞാനവിമോഹിതാഃ മോദിഷ്യേന്ന് നമ്മളവിടെ നിർത്തുകയാണെങ്കിൽ ചൊല്ലാം. സന്ധി വരുമ്പോൾ ചേർത്ത് ചൊല്ലുമ്പോൾ മോദിഷ്യ ഇത്യജ്ഞാനവിമോഹിതാന്ന് ചേർത്ത് ചൊല്ലാം. അനേക ചിത്തവിഭ്രാന്ത മഹജാല സമാവൃത പ്രസക്താ കാമഭോഗേഷു പതന്തി നരകേഷു ചൗ ആത്മസംഭാവിതാ സ്തബ്ധാ ധനമാനമദാന്വിതാഃ യജന്തേ നാമ യജ്ഞൈസ്തേ ദംഭേനാവിധിപൂർവകം അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മാം ആത്മപരദേഹേഷു പ്രതിഷന്തോഭ്യസൂയകാഃ താൻ അഹം ദ്വിഷത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷുപാമ്യജസ്രമശുഭം ആസുരേഷ്വേവ യോനിഷു ആസുരീം യോനിമാപന്നാ മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യൈവ കൗന്ദേയ തതോ യാന്ത്യധമാം ഗതിം ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമക്രോധസ്തഥാ ലോഭ തസ്മാദേതത്രയം ത്യജേത് ഏതൈർവിമുക്തകൗന്ദേയാ തമോദ്വാരൈസ്ത്രിഭിർനരഃ ആചരത്യാത്മനശ്രേയ തതോ യാതി പരാം ഗതിം യാ ശാസ്ത്രവിധിം ഉത്സൃജ്യ വർത്തതേ കാമകാരത ന സ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാം ഗതിം തസ്മാത് ശാസ്ത്രം പ്രമാണം ദേ കാര്യകാര്യവ്യവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മകർത്തുമിഹാർഹസി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.